ശങ്കരഭാഷ്യം സൂത്രം 29. ന ഭക്തരാത്മാ ഉപദേശാത് ഇതി ചേത് അധ്യാത്മസംബന്ധ ഭൂമാ ഹി അസ്മിൻ. ഭക്തരാത്മോപദേശാത് പ്രാണോസ്മി പ്രജ്ഞാത്മാ അസ്മി എന്ന് ഇന്ദ്രൻ പറയുന്നിടത്ത് പറയുന്ന ആളിനെ കുറിച്ചാണ് പറയുന്നത് എന്ന് സംശയം വരുന്നു. അതിന് സമാനം പറയുന്നു ന അധ്യാത്മ സംബന്ധ ഭൂമ. പ്രത്യേകാത്മാവിനെ സംബന്ധിച്ചുള്ള ധാരാളം ശബ്ദങ്ങളിവിടെയുണ്ട്. അതുകൊണ്ട് ഇവിടെ ഒരു വ്യക്തിയെ അല്ല പ്രാണശബ്ദം കൊണ്ട് പറയുന്നത്, ദേവതയല്ല. ഇന്ദ്രൻ എന്ന് പറയുന്നത് ദേവത വിശേഷസ് പരാചീനസ്. ആ ദേവ ഇന്ദ്രൻ എന്ന് പറയുന്ന ദേവനെ അല്ല ഇവിടെ ചർച്ച ചെയ്യുന്നു. പിന്നെയോ പരമാത്മസ്വരൂപത്തെയാണ്, അതാണ് ഇവിടെ സിദ്ധാന്തമായി പറയുന്നത്. പ്രാണശബ്ദം കൊണ്ട് ദേവതയെടുക്കാം, അല്ലെങ്കിൽ ശരീരത്തിൽ സ്ഥിതി ചെയ്യുന്ന പഞ്ചവൃത്തിയോടുകൂടിയ പ്രാണനെ എടുക്കാം, ജീവനെ എടുക്കാം എന്നെല്ലാമുള്ള അഭിപ്രായങ്ങളെ ഇവിടെ നിഷേധിച്ചിട്ട് പറയുന്നതല്ല. പ്രാണശബ്ദം കൊണ്ട് പരമാത്മാവിനെ എടുക്കണം. തഥാ അസ്തിത്വേച പ്രാണാനാം നിശ്രേയസം അധ്യാത്മമേവ ഇന്ദ്രിയാശ്രയം പ്രാണം ദർശയതി. അവിടുത്തെ ചർച്ചയിൽ ഇവിടെ പറയുന്നുണ്ട് ഇന്ദ്രിയാശ്രയം പ്രാണം. ഇന്ദ്രിയങ്ങൾക്കെല്ലാം ആശ്രയമായിരിക്കുന്ന പ്രാണനെ, അപ്പോൾ അവിടെ ഇന്ദ്രിയങ്ങളിലേതിനെയാണ് ആശ്രയിച്ചിരിക്കുന്നത്? ഇന്ദ്രിയങ്ങളെല്ലാം സ്വയം വിചാരിക്കും നമ്മൾ ഓരോരുത്തരും ശക്തിയുള്ളതാണ്. അത്രയും അവിടെ അല്ല. ഇന്ദ്രിയങ്ങൾക്ക് ഓരോന്നിനും ശക്തിയില്ല, പ്രാണനാണ് ശക്തി. പ്രാണസംവാദം നമ്മളത് ചർച്ച ചെയ്തതാണ്. അവിടെ ഇന്ദ്രിയങ്ങൾക്ക് ആശ്രയമായി പ്രാണനെ കാണിക്കുന്നത് പോലെ ഇവിടെ പ്രാണശബ്ദത്തിലൂടെ സർവാശ്രയമായിരിക്കുന്ന പരമാർത്ഥ തത്വത്തെയാണ് ഗ്രഹിക്കേണ്ടത്. അവർ കേവലം ഒരു ശബ്ദം കണ്ടു, ആ ശബ്ദത്തിന് ഇങ്ങനെ അർത്ഥമുണ്ട്, അതുകൊണ്ട് അത് ഗ്രഹിച്ചു കളയാം എന്ന് കരുതണ്ട. അസ്തിത്വ പ്രാണാനം അസ്തിത്വ നിശ്രേയസം, പ്രാണന്റെ അസ്തിത്വത്തിൽ പ്രാണാനാന്ന് വെച്ചാൽ ഇന്ദ്രിയങ്ങൾക്ക് നിശ്രേയസം അവിടെ പറഞ്ഞിരിക്കുന്നു. എന്നുവെച്ചാൽ അതെല്ലാം കൃതാർത്ഥരാകുന്നു. പ്രാണനുണ്ടെങ്കിലേ ഇന്ദ്രിയങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിയും, പ്രാണനില്ലെങ്കിൽ ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കാൻ കഴിയത്തില്ല. അധ്യാത്മമേവ ഇന്ദ്രിയാശ്രയം. അവിടെ എന്ത് ചെയ്യുന്നു, അധ്യാത്മമായ ഇന്ദ്രിയങ്ങൾക്കെല്ലാം ആശ്രയമായ പ്രാണനെ കാണിക്കുന്നു. തഥാ അതുപോലെ പ്രാണേവ പ്രജ്ഞാത്മാ ഇതം ശരീരം പരിഗ്രഹ ഉത്ഥാപേതി. പ്രാണൻ, ആ പ്രാണൻ തന്നെയാണ് പ്രജ്ഞാത്മാ പ്രജ്ഞാസ്വരൂപനായിരിക്കുന്നത്. അത് ഈ ശരീരത്തെ നിലനിർത്തുന്നു. അതിനൊന്നും പോകുന്നതാണ് ഇത് നവാചം വിജിജ്ഞാസീത വക്താരം വിദ്യ. വാക്കിനെല്ലാം അറിയേണ്ടത് വചിക്കുന്നവനെയാണ്. ഇതി ചൗപക്രമ ഇങ്ങനെയെല്ലാം പറഞ്ഞതിന് ശേഷം അടുത്ത് പറയുന്നു, തദ്യഥാ രഥസ്യ ആരേഷു നേമിരർപ്പിത നാഭൗ അരാ അർപ്പിത ഏവമേവ ഏതാ ഭൂതമാത്രാഹ പ്രജ്ഞാമാത്ര സുഅർപ്പിതാഹ പ്രജ്ഞാമാത്ര പ്രാണേ അർപ്പിത ഏഷ പ്രാണ ഏഷ പ്രജ്ഞാത്മാ അനന്തോ അജരോ അമൃത. ഇത് വിഷയേന്ദ്രിയ വ്യവഹാര അനഭിഭൂതം പ്രജ്ഞാത്മാനം ഏവ ഉപസംഹരതി. പ്രത്യേകാത്മാനം അവിടെയും വരുന്നു. പ്രത്യേകാത്മാനം പ്രത്യക് സ്വരൂപം, ആന്തരികമായ സ്വരൂപം. ഇത് സർവത്തിൻ്റെ സ്വരൂപമായിരിക്കുന്നത് എന്തൊക്കെയാണോ ഗ്രാഹ്യമായിരിക്കുന്നത് അതിൻ്റെ സ്വരൂപമായിരിക്കുന്നത്, അല്ല ഗ്രാഹ്യമായിരിക്കുന്നത് ആത്മാവാണെന്ന് ധരിച്ചാൽ എന്താ തകരാറ്? ആഗ്രാഹ്യമായിരിക്കുന്നതെല്ലാം പരിണാമത്തിന് വിധേയമാകുന്നതാണ്, ഉണ്ടാകുന്നതാണ്, നശിക്കുന്നതാണ്, വികാരപ്പെടുന്നതാണ്. വിഷയമാകുക എന്ന് പറയുമ്പോൾ തന്നെ അത് പരിച്ഛിന്നമാണ്, അറിവിന് വിഷയമാകുക. ഒരുപാട് ദോഷങ്ങളുണ്ട്. അപ്പോൾ അറിയുന്നതിനെ അതേ രൂപത്തിൽ, ഏത് തരത്തിൽ അറിയപ്പെടുന്നു അതേ രൂപത്തിൽ അതിനെ ഗ്രഹിക്കാൻ വയ്യ. അങ്ങനെ വന്നുകഴിഞ്ഞാൽ അറിയപ്പെടുന്ന വിഷയങ്ങളെല്ലാം നാനാരൂപത്തിലുള്ളതാണ്, അത് പരസ്പരം ഭിന്നങ്ങളാണ്. അതാണ് ബ്രഹ്മം എന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ ബ്രഹ്മം എന്ന് പറയുന്ന തത്വത്തിന് വിശേഷിച്ച് മഹത്വമൊന്നുമില്ലാതെയാവും. അപ്പോൾ അതുകൊണ്ട് പറയുന്നു, അതിൻ്റെ എന്തൊക്കെ അറിയപ്പെടുന്നുണ്ടോ ഇവിടെ അതിൻ്റെ എല്ലാ പ്രത്യേകമായ രൂപത്തെ എടുക്കുന്നു. എന്തറിവിന് വിഷയമായാലും ആ അറിവിന് വിഷയമാകുന്നതിന് നിങ്ങൾ സച്ചിദാനന്ദം എന്ന് പറഞ്ഞാലും ശരി, പ്രപഞ്ചം എന്ന് പറഞ്ഞാലും ശരി, ഏതായാലും ശരി, അതിൻ്റെ അതിനെല്ലാത്തിനൊരു വാസ്തവ സ്വരൂപമുണ്ട്. പരമാർത്ഥം, പരമാർത്ഥത്തെയാണ് സ്വരൂപം എന്ന് പറയുന്നു. എന്തുകൊണ്ട്? അറിയപ്പെടുന്നതൊന്നും പരമാർത്ഥമല്ല എന്ന് പറയുന്നു. എന്തറിയുന്നോ ഇത് പരമാർത്ഥമല്ല എന്ന അറിവിനോടൊപ്പം തന്നെ അറിയുന്നുണ്ട്. പുസ്തകത്തെ അറിയുന്നു, ഇത് പരമാർത്ഥമല്ല എന്നറിയുന്നു. പിന്നെന്താ ഇതിനൊരു സ്വരൂപം? ഏതെന്നിന് വിട്ടിട്ടാണോ ഇതിന് സ്വയം നിലനിൽക്കാൻ കഴിയാത്തത്? ഏതിൽ നിന്നും ഏതൊന്നിൽ നിന്നും ഇതിനെ വേർതിരിച്ച് മാറ്റി നിർത്താൻ കഴിയില്ലയോ? ഏതെന്നാണോ ഇതിലൂടെ പ്രകാശിക്കുന്നത്, ഇന്ദ്രിയ വിഷയമായി ബുദ്ധിക്ക് വിഷയമായി ഏതെന്നാണോ പ്രകാശിക്കുന്നത്, അതിൻ്റെ ആ പരമാർത്ഥഭാവം, അതിനൊരു സ്വരൂപം എന്ന് പറയുന്നു. അത് ഏത് വിഷയത്തെക്കുറിച്ച് ചിന്തിച്ചാലും അതിന്റെ സ്വരൂപമാണ് പരമാർത്ഥം, അല്ലെങ്കിൽ പരമാർത്ഥമാണ് അതിന്റെ സ്വരൂപം എന്ന് മനസ്സിലാക്കാം. അതാണ് ഇവിടെ പറയുന്നു, പ്രാണാനാം പ്രാണൈവ പ്രജ്ഞാത്മാ വാചം, അത് അതും പറഞ്ഞു. ഇതെല്ലാം പറഞ്ഞതിന് ശേഷം പറയുന്നു, തദ്യഥാ രഥസ്യ ആരേഷു ആരക്കാലുകളെന്ന് പറയും, രഥചക്രം ചക്രങ്ങൾ വീല് എല്ലാം പണ്ടെങ്ങനെയാണോ ഉണ്ടാക്കിയിരുന്നത്, വൈദികകാലത്ത് എങ്ങനെയാണോ ഉണ്ടാക്കി, അതുപോലെ തന്നെ ഇന്ന് ഒരു പരിവർത്തനം വരാത്ത സാധനമാണ്. എന്താണ്? അതിനൊരു നാഭി ഉണ്ടായിരിക്കും, അതിൻ്റെ സെന്റർ ആരക്കാലുകളുണ്ടായിരിക്കും, സൈക്കിളിൻ്റെ വീലിനും മറ്റും കാണുന്ന പോലുള്ള കമ്പികൾ, പിന്നെ അതിൻ്റെ നേമി, അതിൻ്റെ ടയർ. ഇന്നും പണ്ടും എല്ലാവരും പോലെ തന്നെ, രഥത്തിൽ പണ്ടെങ്ങനെ ഉണ്ടാക്കി അതുപോലെ തന്നെ ഇന്നും ഉണ്ടാക്കുന്നു. വിമാനത്തിനും കാറിനും സൈക്കിളിനും ബൈക്കിനും എല്ലാം ഒരുപോലെ തന്നെ. ഒരു ചക്രത്തിൽ ഈ മൂന്ന് ഭാഗം കാണും, അതിൻ്റെ നാഭി, ആരക്കാലുകൾ, ചുറ്റുമുള്ള പരിധി, പട്ട. അപ്പോൾ അവിടെ എന്താണ്, ഈ നടുക്കുള്ള ആ കമ്പികൾ, അത് നാഭിയിൽ സെന്ററിൽ ഉറപ്പിച്ചിരിക്കുകയാണ്, അതിൽ ബന്ധിപ്പിച്ചിരിക്കുകയാണ് ചുറ്റുമുള്ള ടയറിനെ, അല്ലെങ്കിൽ ആ പരിധി നേമി. ഇത് പരസ്പരം ഒരു പിടുത്തമാണ്, പക്ഷെ ഇതെല്ലാം അർപ്പിതമായിരിക്കുന്നു നാഭിയിൽ. എന്നാൽ ആ ബലം അത് നിലനിർത്തുന്നതിന് ആ ഇടയ്ക്കുള്ള കമ്പികളും ആവശ്യമാണ്, ആരക്കാലുകളും വേണം. ഇനി അത് വരണമെന്നുണ്ടെങ്കിലോ അതിൻ്റെ പുറമേയുള്ള ആ പരിധി, അതാവശ്യമാണ്, ടയർ ആവശ്യമാണ്. അതിനെക്കുറിച്ച് ഇവിടെ പറയുന്നു, യഥാരഥസ്യ ആരേഷു നേമിലർപ്പിത, ആ രഥചക്രത്തിൻ്റെ ആരക്കാലുകളിൽ എങ്ങനെയാണോ നേമി ആ പുറംചട്ട അർപ്പിതമായിരിക്കുന്നത്, ദൃഢമായി ബന്ധിതമായിരിക്കുന്നത്, അതുപോലെ നാഭവു ആരാഹ, ആ നാഭിയിൽ അതിൻ്റെ സെന്ററിൽ എങ്ങനെയാണോ ആരക്കാലുകൾ ഉറപ്പിച്ചിരിക്കുന്നത്, എന്നാലേ അത് ചക്രമായി ഉരുളത്തുള്ളൂ. ഏവമേവ, അതുപോലെ ഇതൊരു ഉദാഹരണമായി പറയുകയാണ്, യഥാ ഭൂതമാത്രാഹ, ഭൂതങ്ങളും മാത്രകളും, ഭൂതങ്ങൾ എന്ന് പറയുന്ന പ്രതിവ്യാധി പഞ്ചഭൂതങ്ങൾ, മാത്രാഹ മീയന്തേ ഇതി മാത്രാഹ ഭോഗ്യാഹ ശബ്ദാദേഹ ശബ്ദാദി, ഇന്ദ്രിയ വിഷയമായിരിക്കുന്ന ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളും ഭൂതങ്ങളും, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഭൂതമാത്രാഹ ഭൂതങ്ങളും മാത്രകളും, പ്രജ്ഞാമാത്രാസു അർപ്പിതാഹ, ആരക്കാലുകൾ നേഭിയിൽ അർപ്പിതമായിരിക്കുന്നത് പോലെ ഭൂതങ്ങളും ശബ്ദസ്പർശ രൂപരസാദി വിഷയങ്ങളും ഇവിടെ അർപ്പിതമായിരിക്കുന്നു. പ്രജ്ഞ മാത്രാസ്, പ്രജ്ഞ ഇന്ദ്രിയങ്ങളിൽ നിന്നുണ്ടാകുന്ന ശബ്ദാദി വിഷയങ്ങളെക്കുറിച്ചുള്ള പ്രജ്ഞ ബോധം, വിഷയബോധം എന്ന് പറയുന്നു. സാധാരണ നമ്മൾ അറിവ് എന്ന് പറയുമ്പോൾ നമ്മൾ ഗ്രഹിക്കുന്ന ഈ ബോധത്തെയാണ്. ഓരോ ഇന്ദ്രിയങ്ങൾക്കനുസരിച്ച് ഉണ്ടാകുന്ന ശബ്ദബോധം, സ്പർശബോധം, രൂപബോധം, രസബോധം, ഗന്ധബോധം എന്നിങ്ങനെ വെവ്വേറെ നമ്മൾക്ക് അനുഭവപ്പെടുന്ന ഉണ്ടാകുന്ന നശിക്കുന്ന ബോധം, അറിവ്, അതിനിവിടെ പറഞ്ഞിരിക്കുന്നു പ്രജ്ഞ. പിന്നെ മാത്രം അവിടെ എന്താണ്, മിയന്തേ ആഭി, ഏതെന്നുകൊണ്ടാണോ ഇതെല്ലാം പരിച്ഛേദിക്കപ്പെടുന്നത്, അളക്കപ്പെടുന്നത്, ഗ്രഹിക്കപ്പെടുന്നത്, ഏതുകൊണ്ടാണ് ഈ ബോധമുണ്ടാകുന്ന ഇന്ദ്രിയങ്ങൾ. അപ്പോൾ രണ്ടാമത് പറഞ്ഞിരിക്കുന്നു, പ്രജ്ഞാമാത്രാഹ ബോധവും ഇന്ദ്രിയങ്ങളും, അറിവും ഇന്ദ്രിയങ്ങളും, ആദ്യം പറഞ്ഞിരിക്കുന്ന ഭൂതമാത്ര പഞ്ചഭൂതങ്ങളും ശബ്ദാദി വിഷയങ്ങളും. ഓ പഞ്ചഭൂതങ്ങളും ശബ്ദാദി വിഷയങ്ങളും അറിവിലും ഇന്ദ്രിയങ്ങളിലുമായി ഉറപ്പിച്ചിരിക്കുകയാണ്. എന്നുവെച്ചാൽ ഇത് തമ്മിലുള്ള ബന്ധം നോക്കി മനസ്സിലാക്കും. പഞ്ചഭൂതങ്ങൾ അതിനോട് ബന്ധപ്പെട്ടിരിക്കുന്നു, ശബ്ദാദി വിഷയങ്ങൾ അതിനെ ഗ്രഹിക്കുന്നു, ഇന്ദ്രിയങ്ങൾ. ആ ഗ്രഹണം ആണ് അറിവ് എന്ന് നമ്മൾ പറയുന്നത്, ഇന്ദ്രിയജ്ഞാനം. ഇതെല്ലാം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുകയാണ്. കാരണം ഭൂതമാത്ര പ്രജ്ഞാമാത്ര അർപ്പിതാഹ പ്രജ്ഞാമാത്ര, ഇതിൽ ആ പ്രജ്ഞാമാത്ര ആ ബോധം ഈ അറിവും ഈ മാത്രകളും ഇന്ദ്രിയങ്ങളും എവിടെ അർപ്പിതമായിരിക്കുന്നു, അതാണ് പ്രാണി അർപ്പിതാഹ പ്രാണനിൽ അർപ്പിതമായിരിക്കുന്നു. ഇത് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പ്രത്യേക സ്വരൂപം എന്നുള്ള വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. അറിവാണ് ഇവിടെ ചർച്ച ചെയ്യുന്ന പരമാർത്ഥമായ തത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പ്രജ്ഞാമാത്ര എന്ന് പറയുന്നിടത്ത് പ്രജ്ഞയെ നമ്മൾ ഗ്രഹിച്ചു. എന്നുവെച്ചാൽ ഈ ഇന്ദ്രിയങ്ങളിലൂടെ നമുക്ക് പ്രദക്ഷിണം ഉണ്ടായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ അറിവ് എന്ന് നമ്മൾ ഗ്രഹിച്ചു. അങ്ങനെയുള്ള ബ്രഹ്മത്തെ അന്വേഷിക്കുന്നവനെ സമാധാനപ്പെടുത്താൻ ഇങ്ങനെ പറഞ്ഞാലും മതി, ഈ അറിവാണ് എല്ലാം, ശരിയാണ് അറിവാണ് എല്ലാം, എല്ലാത്തിനെ അറിയുന്നു, തന്നെ അറിയുന്നു, അതുകൊണ്ട് ഈ അറിവാണെല്ലാം. അതുകൊണ്ട് ഒരാളെ നമുക്ക് കൃതാർത്ഥനാക്കാൻ പറ്റും. അറിവിനപ്പുറം അയാൾക്ക് ഒന്നിനെ ചിന്തിക്കാൻ പറ്റുന്നില്ല. അറിവിലൂടെ എല്ലാം അറിയാൻ കഴിയുന്നു. അപ്പം എല്ലാം അറിവിൽ അന്തർഭവിച്ചിരിക്കുന്നു, അതിൻ്റെ അറിവാണ് സർവവും എന്ന് പറയാം. പൊതുവെ മനുഷ്യൻ്റെ ബുദ്ധി എന്താണ്? എളുപ്പമുള്ളതിനെ സ്വീകരിച്ചത് ചരിതാർത്ഥ്യത്തെ പ്രാപിക്കുന്നതാണ് അതിൻ്റെ ഒരു സ്വഭാവം. അതുകൊണ്ടാണല്ലോ അത് ശബ്ദ സ്പർശ രൂപരസഗന്ധങ്ങളെ ഗ്രഹിച്ചിട്ടത് ആനന്ദിക്കുന്നത്. കാരണം അത് അനായാസമാണ്. ഇന്ദ്രിയങ്ങൾ സഹജമായി തന്നെ വിഷയങ്ങൾ പ്രവർത്തിക്കുന്നു, സഹജമായി തന്നെ വിഷയങ്ങൾ ആഗ്രഹിക്കുന്നു, ഉള്ളിൽ അറിവുണ്ടാകുന്നു, അതുകൊണ്ട് ആനന്ദമുണ്ടാകുന്നു. ജീവന്മാരതിൽ അഭിരമിച്ച് അങ്ങനെ കഴിയുന്നു. എന്തുകൊണ്ടത് സഹജവും അനായാസവുമാണ്. തത്വത്തെ സംബന്ധിച്ചും പറയും അത് സഹജമാണ് അനായാസമാണ്. പക്ഷെ അത് ഇതുപോലെ അനായാസമായി ഗ്രഹിക്കാവുന്നുള്ളത് കൊണ്ടല്ല, അത് സഹജമായ അനായാസമായ സ്വരൂപമായതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെയും എന്താണ്, ഈ ഇന്ദ്രിയങ്ങളും ഇന്ദ്രിയജന്യമായ ഈ അറിവും ഇതും എവിടെയാണോ അർപ്പിതമായിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഈ അറിവിൻ്റെയും സ്വരൂപമായിരിക്കുന്നത് എന്ന് പറയുന്നത് കൊണ്ടാണ് ഈ അറിവിൻ്റെയും തത്വമായിരിക്കുന്നത്, ഈ അറിവിലും പരമാർത്ഥമായിരിക്കുന്നത്. അല്ലെങ്കിൽ ഏതൊരു പരമാർത്ഥത്തെ ആശ്രയിച്ചിട്ടാണോ ഈ അറിവ് ഇങ്ങനെ ബഹിർഗമിക്കുന്നത്, ഏതൊരു ജലത്തെ ആശ്രയിച്ചിട്ടാണോ തരംഗങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത്, അതുപോലെ തരംഗങ്ങളിൽ ഒരു വാസ്തവമുണ്ട്, അതേ തരംഗങ്ങളിൽ തന്നെ വാസ്തവമല്ലാത്ത ഒരംശമുണ്ട്. വാസ്തവമല്ലാതെ എന്താണ്? അവിടുത്തെ ആകാരം, അവിടെ വന്നു ചേർന്ന കാറ്റ്, ഇതെല്ലാം കൂടി ചേർന്നിട്ട് ആ ജലത്തിന് വരുത്തിയ മാറ്റങ്ങൾ, അതാണ് പരമാർത്ഥമല്ലാത്തത്. പക്ഷെ അവരെ പരമാർത്ഥമായത് എന്താണ്? ജലം. അപ്പോൾ ആ തരംഗത്തിൻ്റെ തരംഗം എന്ന് പറയുമ്പോൾ ആ തരംഗമാണ് സമുദ്രം എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്? ആ തരംഗത്തിൽ പരമാർത്ഥമായി സ്ഥിതി ചെയ്യുന്നത്, ആ തരംഗാവസ്ഥ നശിച്ചാലും നശിക്കാതിരിക്കുന്ന ആ സ്വരൂപം ജലം, അതിനാണ് അവിടെ ഗ്രഹിക്കേണ്ടത്. അല്ലെ തരംഗത്തെ എടുത്തപ്പോലെ, കാരണം അത് ക്ഷണികവും നശ്വരവുമാണ്. അതുപോലെ ഇവിടെയും ഈ അറിവ് ഇന്ദ്രിയജന്യമായി നമ്മുടെ ബുദ്ധിമണ്ഡലത്തിൽ സദാ നടന്നുകൊണ്ടിരിക്കുന്ന ഈ അറിവ് അതിനെ അങ്ങ് ബ്രഹ്മം എന്നെടുത്താൽ പോലെ, കാരണം അത് സദാ വികാരപ്പെടുന്നതായിട്ടാണ് അനുഭവം. അറിവ് സർവത്തെയും ഗ്രഹിക്കുന്നു, നന്മയെയും തിന്മയെയും ധർമ്മത്തെയും അധർമ്മത്തെയും എല്ലാം ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. അതിനൊരു ഏകസ്വരൂപമുണ്ട്. അത് ചിലപ്പോൾ ദുഃഖത്തെ സംബന്ധിച്ചാവും, ചിലപ്പോൾ സുഖത്തെ സംബന്ധിച്ചാവും, ചിലപ്പോൾ അത് ജ്ഞാനത്തെ സംബന്ധിച്ചാണെങ്കിൽ മറ്റു ചിലപ്പോൾ അത് അജ്ഞാനത്തെ സംബന്ധിച്ചാവും. അപ്പോൾ അത് ആണ് ബ്രഹ്മമെന്ന് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ സ്വഭാവം എന്താണ്? അത് വിഷയമായതുകൊണ്ട് തന്നെ അത് പരിച്ഛിന്നമായിരിക്കുന്നു. അപ്പോൾ അതെടുത്താൽ പോരാ, അതെവിടെയാണോ അർപ്പിതമായിരിക്കുന്നത്, അത് ഏതൊരു പരമാർത്ഥത്തെ ആശ്രയിച്ചാണോ പ്രകടമായിരിക്കുന്നത്, അത് പ്രകടമാകുമ്പോഴും ഏതൊരു പരമാർത്ഥമാണോ അവിഷയമായിരിക്കുന്നത്, ആ തത്വത്തെ ഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഇവിടെ പറയുന്നു എന്താണ്, ആ പ്രജ്ഞാമാത്രാഹ, ആ പ്രജ്ഞയും ഇന്ദ്രിയങ്ങളും പ്രാണി അർപ്പിതാഹ, ഏതൊരു പ്രാണനിലാണോ അർപ്പിതമായിരിക്കുന്നത്, ഏതൊരു പരമാർത്ഥത്തിലാണോ അത് പ്രകടമായിരിക്കുന്നത്, അത് അർപ്പിതമായിരിക്കുക എന്ന് പറയുന്ന ദൃഢമായ ബന്ധത്തെ കാണുകയാണ്. നമുക്ക് പറയാം ഇതല്ല ബ്രഹ്മം, ഈ മാറുന്ന അറിവ് ഇതല്ല പരമാർത്ഥമെന്ന് പറയാം. പക്ഷേ ആ പരമാർത്ഥത്തിൽ നിന്നും ഈ മാറുന്ന അറിവിനെ മാറ്റാൻ ആർക്കും കഴിയത്തില്ല. അതാണതിൻ്റെ സ്വരൂപം പരമാർത്ഥമെന്ന് പറയുന്നത്. ഇത് ഉണ്ടായി നശിക്കുന്നു എന്ന് പറയുന്ന നമ്മുടെ അനുഭവം തന്നെ. പക്ഷെ ഉണ്ടായി നശിക്കാത്ത അതിൻ്റെ സ്വരൂപത്തിൽ നിന്ന് ഇതിനെ മാറ്റാൻ കഴിയത്തില്ല. എങ്ങനെയാണോ അഗ്നിയിൽ നിന്ന് അതിൻ്റെ പ്രകാശത്തെ നമുക്ക് മാറ്റാൻ കഴിയാത്തത്, അതിൻ്റെ ഉഷ്ണത്തെ നമുക്ക് മാറ്റി നിർത്താൻ കഴിയാത്തത്, അതുപോലെ ഈ ഇതിൻ്റെ സ്വരൂപം എന്തോ പരമാർത്ഥമെന്തോ അതിൽ നിന്നും മാറ്റാൻ കഴിയത്തില്ല. അതങ്ങനെ ഗ്രഹിക്കണം. അറിവിൻ്റെ അറിവാണ് എന്ന് പറയുമ്പോൾ അറിവിൻ്റെ സ്വരൂപമാണ് എന്ന് ഗ്രഹിക്കണം. അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് കൃതാർത്ഥന്മാരായിപ്പോകും. എന്ത് കരുതുവോ ഇതാണ് ബ്രഹ്മം. അപ്പം അങ്ങനെ ഗ്രഹിക്കാനിരിക്കാനാണെന്ന് പറഞ്ഞ എന്താണ് നേദം എരിതം ഉപാസതേ, ഇതാണെന്ന് നീ ധരിച്ചിട്ട് നിന്റെ ബുദ്ധി കൊണ്ട് ഗ്രഹിച്ചിട്ട് നീ ഉപാസിക്കുന്ന അതല്ല, നിന്റെ ബുദ്ധി കൊണ്ട് ഗ്രഹിക്കുന്നതല്ല, മറിച്ച് നിന്റെ ബുദ്ധിയെ പ്രകാശിപ്പിക്കുന്നതാണ്, ഗ്രഹണ സാമർഥ്യം നിന്റെ ബുദ്ധിക്ക് കൊടുക്കുന്നതാണത്. എന്നെല്ലാം പലതരത്തിൽ പറയുന്ന അതാണ്. അങ്ങനെയുള്ള പ്രജ്ഞ അർപ്പിതമായിരിക്കുന്നത് സയേഷ പ്രാണ ദേവ, അത് തന്നെ പറയുന്നു പ്രജ്ഞാത്മാ, അതാ പ്രജ്ഞയുടെ സ്വരൂപമാണ്. അതുമ്പോൾ നമ്മൾ പറഞ്ഞു അത് പ്രജ്ഞയാകുന്ന സ്വരൂപത്തോടു കൂടി ഇതാണെന്നും പറയാം, പ്രജ്ഞയുടെ സ്വരൂപമെന്നും പറയാം. ആ സ്വരൂപം എന്ന് പറയുമ്പോൾ എന്താണ്? അത് പ്രജ്ഞ തന്നെ. ഇതുപോലെ തരംഗം എന്ന് പറയുന്നത് ജലം തന്നെയാണ്. അപ്പൊ തരംഗത്തെക്കുറിച്ച് നമുക്ക് പറയാം, തരംഗത്തിന്റെ സ്വരൂപമാണ് ജലം, അല്ലെങ്കിൽ തരംഗം ജലമാകുന്ന സ്വരൂപത്തോടുകൂടി ഇതാണ്. ഭാഷ എങ്ങനെയാണോ പ്രയോഗിക്കുക, അവിടെ ഗ്രഹിക്കേണ്ടത് എന്താണ്? ആ തരംഗത്തിൽ വരുന്ന മാറ്റങ്ങളും മാറ്റമില്ലാത്ത ജലത്തെയും, അതുപോലെ ഇവിടെയും ആ തത്വത്തെ ഗ്രഹിക്കുന്നതിന് വേണ്ടി പറയും അത് പ്രജ്ഞാസ്വരൂപമാണ് എന്ന് പറയുമ്പോൾ പ്രാണൻ എന്ന് പറയുന്ന ശബ്ദം കൊണ്ട് നമ്മൾ ബോധിക്കുന്ന അർത്ഥത്തെ ബോധിച്ചാൽ മതിയോ? അതുപോരാ. എന്തുകൊണ്ട്? ആനന്ദോ അജരോ അമൃത തുടർന്ന് പറയുന്നു ഈ പ്രാണൻ, കേവലമായ പ്രാണൻ, ഉച്ഛ്വാസ നിശ്വാസ രൂപത്തിലെല്ലാം നമുക്ക് അനുഭവപ്പെടുന്ന ഈ പ്രാണൻ ഇതെങ്ങനെയാണ് ആനന്ദമാകുന്നു? ഇനി അതിൽ എന്തെങ്കിലും ആനന്ദം ഉണ്ടെങ്കിൽ തന്നെ അത് അത്രയോ തുച്ഛമാണ്. പ്രാണൻ നമ്മളെ ആനന്ദിപ്പിക്കുന്നുണ്ട്. വിശപ്പ് വരുന്നു, അത് അധികരിക്കുമ്പോൾ ദുഃഖം വരുന്നു. ശരി, അതിന് നിവൃത്തി ഉണ്ടായാലോ എന്ന് വെച്ചാൽ ഭക്ഷണം കഴിച്ചാലുണ്ട് ആനന്ദം വരുന്നു. വിശപ്പുണ്ടാകും, എല്ലാം പ്രാണധർമ്മമാണ്. അവിടെ പ്രാണൻ തന്നെയാണ് ആനന്ദിപ്പിക്കുന്നതിന് മുൻകൈയെടുത്തത്. അപ്പോൾ പ്രാണനും അതിനും ഉണ്ട്, പക്ഷെ അത് ക്ഷണികമാണ്, തുച്ഛമായ ആനന്ദമാണ്, സാദൃശ്യമായ ആനന്ദമാണ്. ഇവിടെ എന്താണ്? ഇവിടെ ഈ പറയുന്ന പ്രജ്ഞാത്മ എന്ന് പറയുന്നത് ആനന്ദത്തിൻ്റെയും സ്വരൂപമാണ്. ഏതൊരു ആനന്ദ സ്വരൂപത്തിൽ നിന്നാണോ ഈ ആനന്ദത്തിൻ്റെ അലകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അത് ഈ ആനന്ദത്തിൻ്റെ അലകളെ അനുഭവിച്ചിട്ട് അതുമായിട്ട് ആനന്ദത്തെ താരതമ്യപ്പെടുത്തരുത്. എന്തുകൊണ്ട്? ഈ അലകൾ ഈ അനുഭവ വിഷയമാകുന്നത് ക്ഷണികമാണ്, ഉണ്ടായി നശിച്ചു പോകുന്നതാണ്. അതല്ല അതിൻ്റെ സ്വരൂപം എന്ന് പറയുന്നത്. അത് സ്ഥായിയാണ്, അത് വികാരപ്പെടുന്നതല്ല, അത് വിഷയരൂപത്തിൽ പരിച്ഛിന്നമാകുന്നതല്ല. അതിന് ബുദ്ധി കൊണ്ടോ ഇന്ദ്രിയങ്ങൾ കൊണ്ടോ പരിച്ഛിന്നമായി ഗ്രഹിക്കാവുന്നുള്ളതെന്നല്ല, വാക്കുകൊണ്ട് അതിനെ പ്രകാശിപ്പിക്കാൻ കഴിയുന്നുള്ളതെന്നല്ല. ചെന്ന് പറയും വാക്കുകൊണ്ട് ആനന്ദത്തെ പ്രകാശിപ്പിക്കാൻ കഴിയത്തില്ല. സാധാരണ ആനന്ദത്തെ കഴിയും വാക്കുകൊണ്ട് പ്രകാശിപ്പിക്കാം. ഒരാൾ ദുഃഖിച്ചിരിക്കുന്നു, അയാളുടെ അടുത്ത് പോയി സമാശ്വാസ വാക്കുകൾ പറയുക, ഉടനെ അയാളുടെ അന്ധക്കരണത്തിൽ ആനന്ദം പ്രകാശിക്കും. അവിടെ അയാളുടെ അന്ധക്കരണത്തിൽ ആനന്ദത്തെ പ്രകാശിപ്പിച്ച എന്താണ്? വാക്കാണ്. വാക്കിലൂടെ ആനന്ദത്തെ സ്മരിക്കുമ്പോൾ ഉള്ളിൽ ആനന്ദം പ്രകടമാകുന്നു, അവിടെയും വാക്ക് ആനന്ദത്തെ പ്രകാശിപ്പിക്കുന്നു. വാക്കിനങ്ങനെ ഒരു ശേഷിയുണ്ട്, ഉള്ളിലിരിക്കുന്ന സ്മരിച്ച ആനന്ദത്തെ വാക്കിലൂടെ അനുഭവിച്ച ആനന്ദത്തെ വാക്കിലൂടെ സ്മരിച്ച ഉള്ളിൽ ആനന്ദം നിറയും. ആ ആനന്ദ അനുഭവം അങ്ങനെ ആയിരുന്നല്ലോ എന്ന് വിചാരിച്ചാൽ മതി. അവിടെ സ്മരണ എനിക്ക് ഉപകരിക്കുന്ന ഇതെന്താണ്? വാക്കാണ്. പക്ഷെ ഇതങ്ങനെയല്ല, ഇത് വാക്കുകൊണ്ട് ഈ ആനന്ദത്തെ വെളിപ്പെടുത്താൻ കഴിയത്തില്ല. എന്തുകൊണ്ട്? വാക്കുകൊണ്ട് വെളിപ്പെടുത്താവുന്നുള്ളത് സാദൃശ്യമാണ്, ഏറ്റക്കുറച്ചിലുണ്ട് അതിന്. സാധാരണ നമ്മൾ പറയും പഞ്ചസാര അനുഭവിച്ചാലേ മതിരിക്കൂ എന്ന് പറയും. അതിന് ശരിയുണ്ട്, പക്ഷെ അതിന് തെറ്റുമുണ്ട്. എങ്ങനെ? പഞ്ചസാര അനുഭവിക്കാതെയും നമുക്ക് മതിരിക്കും. ഒന്ന്, മുമ്പ് അനുഭവിച്ച ആ പഞ്ചസാരയെക്കുറിച്ച് സ്മരിച്ചാൽ മതി. സ്മരണയ്ക്ക് വാക്ക് വേണം, ശബ്ദത്തെ ആശ്രയിച്ച് സ്മരിക്കാൻ പറ്റും. ഇപ്പം അനുഭവിക്കുന്നൊന്നുമില്ല, പക്ഷെ സ്മരിച്ചു കഴിഞ്ഞാൽ വീണ്ടും ആനന്ദം തന്നെ ഉള്ളിൽ നിറയും. ഇനി നമ്മൾ അനുഭവിക്കണമെന്നുമില്ല, അനുഭവിച്ച ഒരാൾ അതിനെ വർണ്ണിക്കുകയാണ് നമ്മുടെ മുമ്പിൽ. വാക്കുകൊണ്ട് ഉടനെ തൻ്റെ ഉള്ളിലും ആനന്ദം വരും, അനുഭവിക്കും. വേറൊരാൾ വർണ്ണിക്കുകയാണ്, ഓ അതെത്ര വലിയ മധുരമാണ്. ആനന്ദത്തെക്കുറിച്ചുള്ള വർണ്ണനകൾ എന്ത് ചെയ്യുന്നു? ആ ശ്രോതാവിൻ്റെ ഉള്ളിലും ആനന്ദത്തെ ഉണ്ടാകും. അതിന് സമാനമായ ഇനി ഒരുവന്റെ ആനന്ദ അനുഭവം എന്ന് പറയുന്ന അവന്റെ അന്ധകരണത്തിൽ സംഭവിക്കുന്നതാണ്. അവന്റെ ആനന്ദ അനുഭവത്തിന് താൻ സാക്ഷിയായാൽ തനിക്കും ഉണ്ടാകും ആനന്ദാനുഭവം. ആ ആനന്ദത്തെ താൻ അനുഭവിക്കുന്നില്ല, പക്ഷെ കേവലം അവന് സാക്ഷിയാകുമ്പോൾ പറയുന്നില്ലേ, അവൻ സന്തോഷമായിരിക്കുന്നു. സന്തോഷമായിരിക്കുന്നു കാണുന്നോണ്ട് എനിക്ക് സന്തോഷം. അപ്പോ ആനന്ദം ഒരുവനിൽ സംക്രമിക്കുന്ന പല രീതിയിലാണ്, പല ഉപായങ്ങളിലൂടെയാണ്. അതിന് ഏതൊരു വിഷയ അനുഭവമാണോ ഒരുവൻ ആനന്ദത്തെ ഉണ്ടാക്കുന്നത്, അതേ വിഷയ അനുഭവം അതേ രീതിയിൽ തന്നെ ഉണ്ടാവണമെന്നില്ല. ഇല്ലാതെ തന്നെ തനിക്ക് ആനന്ദ അനുഭവങ്ങളുണ്ടാകും പല ഉപായങ്ങളിലൂടെ. പക്ഷെ ഇവിടെ എല്ലായിടത്തും എന്താ സംഭവിക്കുന്നത്? അവിടെ തന്നിലത് സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ ആനന്ദം വിഷയമാകുന്നു. ആ ആനന്ദത്തെ നമുക്ക് വാക്കിലൂടെ വെളിപ്പെടുത്താൻ പറ്റും. താൻ ഒരിക്കൽ ആനന്ദത്തെ അനുഭവിച്ചു കഴിഞ്ഞാൽ തനിക്ക് വാക്കുകൊണ്ട് മറ്റുള്ളവർ ബോധിപ്പിക്കാമോ അത്ര വലിയ ആനന്ദമാണ് ഞാൻ അനുഭവിച്ചത്. ഇവിടുത്തെ ആനന്ദത്തെ കുറിച്ച് എന്താ പറയുന്നത്? അത് അങ്ങനെ വാക്കിലൂടെ വെളിപ്പെടുത്താവുന്നുള്ളതോ ഇന്ദ്രിയങ്ങളിലൂടെ അനുഭവിക്കാവുന്നുള്ളതോ അല്ല. മനസ്സുൾപ്പെടെയുള്ള ഇന്ദ്രിയങ്ങളിലൂടെ അനുഭവിക്കുക, അനുഭവ വിഷയമാക്കുന്നു ഒന്നല്ല. എന്തുകൊണ്ട്? അത് ആനന്ദത്തിന്റെ സ്വരൂപമാണ്, പ്രത്യേകമാണ്. എങ്ങനെയാണ് അതിനെ ജ്ഞാനത്തിന്റെ അറിവിന്റെ പ്രത്യേക രൂപം എന്ന് പറഞ്ഞത്, അതുപോലെ ആനന്ദത്തിന്റെ പ്രത്യേകമാണ്, പ്രത്യേക സ്വരൂപമാണ് അതിന്റെ. അവനെ അനുഭവിച്ചിട്ട് വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റത്തില്ല. പറയുന്നു ചിലര് സമാധിയിലിരുന്ന് ആനന്ദത്തെ അനുഭവിച്ചിട്ട് ശിഷ്യൻ ഉപദേശിച്ചു എന്ന് പറയുന്നത് വലിയ ആനന്ദമാണെന്ന്. സത്യമാണ്, സമാധിയിലിരുന്ന് ആനന്ദത്തെ അനുഭവിച്ചിട്ട് ശിഷ്യന് ഉപദേശിച്ചു കൊടുത്തു. പക്ഷേ സമാധിയിൽ അനുഭവിച്ചതും ഈ പരമാർത്ഥത്തെ അല്ല. എന്താണോ സമാധിയിൽ പ്രകടമായത് അതിനെയാണ് അനുഭവിച്ചത്. സമാധിയിൽ എന്താണോ ചിത്തത്തിൽ പ്രകടമായത് അതിനാണ് അനുഭവിച്ചത്. പ്രകടമാകുന്ന ഒന്നും തന്നെ, സാദൃശ്യമായ ഒന്നും തന്നെ വാസ്തവത്തിൽ അത് പരമാർത്ഥമല്ല, അത് അനുഭവയോഗ്യമാണ്. അനവാങ് മനോ ഗോചരം എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് അത് പരമാർത്ഥമല്ല എന്ന് പറയുന്നത്. പിന്നെ എന്തിനാണ് നിങ്ങൾ പരമാർത്ഥം എന്ന് പറയുന്നത്? ഏതൊരാനന്ദത്തെ സംബന്ധിച്ചാണോ അത് സ്വരൂപമാണ് വിഷയമല്ല എന്നൊരുവന് ഗ്രഹിക്കാൻ കഴിയുന്നത്, അത് അവിഷയമാണെന്നൊരു ബോധമുണ്ടല്ലോ. അത് ഏതൊരു പരമാർത്ഥത്തെ സംബന്ധിച്ചാണോ ഉള്ളത്, അത് അവിഷയമാണെന്ന് ബോധിക്കാം. അതിന് തടസ്സമൊന്നുമില്ല, അത് പരമാർത്ഥമാണെന്ന് ബോധിക്കാം. അത് ആനന്ദത്തിന്റെ സ്വരൂപമാണെന്ന് ബോധി. അങ്ങനെ ഏതൊരു സത്യത്തെയാണോ ഒരുവന് ബോധിക്കാൻ കഴിയുന്നത് അങ്ങനെയുള്ള പ്രത്യേക ആനന്ദം എന്ന് പറയുന്നത്. എന്ന് പറയുമ്പോൾ പ്രജ്ഞാത്മാനന്ദം പറയുന്നു. അത് അജരമാണ്, അമൃതമാണ് എന്നെല്ലാം പറയുമ്പോൾ അവിടെ പ്രാണശബ്ദം, പ്രജ്ഞ അർപ്പിതമായിരിക്കുന്ന പ്രാണൻ, അത് പരമാത്മാവാണ് എന്ന് മനസ്സിലാക്കാവുന്നതാണ്. അത് ഇപ്പം നമ്മൾ വിശദീകരിച്ച കാര്യമാണ്. അടുത്ത് പറയുന്ന ഇത് വിഷയേന്ദ്രിയ വ്യവഹാര അനഭിഭൂതം. വിഷയ ഇന്ദ്രിയ വ്യവഹാരങ്ങൾക്ക് കീഴ്പ്പെടാത്തത്, അതാണ് മുമ്പ് പറഞ്ഞത്. എവിടെയെങ്കിലും ഒരു അനുഭവം നമുക്കുണ്ടാകുന്നുണ്ടെങ്കിൽ വിഷയരൂപത്തിൽ, അത് ആനന്ദമായിക്കൊള്ളട്ടെ, അറിവായിക്കൊള്ളട്ടെ, എന്തോ ആയിക്കൊള്ളട്ടെ, അവിടെ ആനന്ദം വിഷയമാകും, അതിനെ ഗ്രഹിക്കുന്ന ചിത്തം ഇന്ദ്രിയവുമാകും. ആ വിഷയം ബാഹ്യമാണെങ്കിൽ നമുക്ക് കണ്ണും മൂക്കും ചെവിയെല്ലാം വേണം. ഉള്ളിലാണെങ്കിൽ ആ ചിത്തം തന്നെ വേണം. ഗ്രഹിക്കാൻ ഒരാൾ വേണ്ടേ? പ്രമാത പ്രമാണം പ്രമേയം ഇത്തരത്തിൽ പിരിയണം. ഒന്ന് തന്നെ മൂന്നായി പിരിയണം. എന്നാല് ഇവിടെ പറയുന്ന വിഷയേന്ദ്രിയ വ്യവഹാരം വരും. ഇത് ചിലപ്പോൾ ആന്തരികമായി സംഭവിക്കുമ്പോഴാണ് പറയുന്നത് ഞാൻ ആനന്ദത്തെ അനുഭവിച്ചു. അതുപോലെ തന്നെയാണ് പറയുന്നത് ഞാൻ ദുഃഖത്തെ അനുഭവിച്ചു, അവിടെ വിഷയേന്ദ്രിയ വ്യവഹാരം ഉള്ളിൽ സംഭവിച്ചു. ബാഹ്യേന്ദ്രിയങ്ങളുടെ സഹായമൊന്നും വേണ്ടി വന്നില്ല. താൻ മുമ്പ് അനുഭവിച്ച കഷ്ടപ്പാടിനെ ഒന്ന് സ്മരിച്ചതേ ഉള്ളൂ, ഉടൻ ഉടൻ ദുഃഖം വന്നു. നമ്മൾ പറയുക, അത് ഞാൻ ഓർക്കാൻ കൂടി ആഗ്രഹിക്കുന്നില്ല. എന്തുകൊണ്ട്? പുറത്താൽ ദുഃഖമാണ്. അവിടെ ആന്തരികമായിട്ടാണെങ്കിലും ശരി, ഒരു അനുഭവ വിഷയമായി കഴിഞ്ഞാൽ അത് വിഷയേന്ദ്രിയ വ്യവഹാരമാണ്. അതിന് ഒരാൾ പറയുകയാണ് ഞാൻ ആത്മാവിനെ സമാധിയിൽ സാക്ഷാത്കരിച്ചു എന്ന് പറഞ്ഞാൽ, ആത്മാവെന്ന് പറയുന്നത് വിഷയേന്ദ്രിയ വ്യവഹാരത്തിന് അഭിഭൂതമായി പോകും, കീഴ്പ്പെട്ടു പോകും. എന്നുവെച്ചാൽ അവൻ ഗ്രഹിച്ച ആത്മാവ് പരമാർത്ഥമല്ല. ഇവിടെ പറയുന്ന അതാണല്ലോ, നിങ്ങൾക്ക് ആത്മാവ് എന്ന് പറയുന്നുണ്ട് പ്രാണനെ ഗ്രഹിക്കാം, കാരണം അതാണ് ഈ ശരീരത്തെ നിലനിർത്തുന്നത്. അല്ല, ആത്മാവെന്ന് പറയുന്നുകൊണ്ട് ഞാനിതാ ആനന്ദത്തെ അനുഭവിച്ചു, സച്ചിദാനന്ദത്തെ അറിഞ്ഞു എന്നെല്ലാം അവകാശപ്പെടുന്ന ഈ അനുഭോക്താവിനെ ഗ്രഹിക്കാം, ഈ ജീവഭാവത്തെ. അല്ല, ഇതുമല്ലെങ്കിൽ ഇതെല്ലാം ഉപദേശിക്കുന്ന ആ ദേവതാരൂപത്തെ ഗ്രഹിക്കാം. പക്ഷെ ഇതിനെയൊന്നും ഗ്രഹിക്കുന്നിടത്ത് പരമാർത്ഥത്തെ സത്യത്തെ ഗ്രഹിക്കുന്നില്ല. കാരണം ഈ ഉപാധികളെല്ലാം നിഷേധിച്ചിട്ടാണ് പരമാർത്ഥത്തെ ഗ്രഹിക്കേണ്ടത്. അതെന്താണ്? ആ പരമാർത്ഥത്തെ ഗ്രഹിക്കുമ്പോൾ ആ പരമാർത്ഥത്തെ എങ്ങനെ ഗ്രഹിക്കണം? വിഷയ ഇന്ദ്രിയ വ്യവഹാര അനഭിഭൂതം എന്ന് ഗ്രഹിക്കുന്നു. വിഷയവും ഇന്ദ്രിയവുമായിട്ടുള്ള ഈ വ്യവഹാരം, വിഷയേന്ദ്രിയ വ്യവഹാരം എന്ന് പറയുന്നത് എന്താണ്? ഇന്ദ്രിയം എന്ന് പറയുന്നത് എന്റെ കണ്ണ്, വിഷയം എന്ന് പറയുന്ന പുസ്തകം. വിഷയേന്ദ്രിയ വ്യവഹാരം എന്ന് പറയുന്നത് എന്തിനാണ്? ഞാൻ ദാ പുസ്തകത്തെ എന്റെ കണ്ണുകൊണ്ട് നോക്കിക്കണ്ടറിയുന്നു എന്ന് പറയുന്നതാണ് വിഷയേന്ദ്രിയ വ്യവഹാരം. ഈ അറിവാണ് വിഷയേന്ദ്രിയ വ്യവഹാരം എന്ന് പറയുന്നത്. എന്റെ മുമ്പിലിരിക്കുന്ന ഈ വസ്തു ഈ അറിവിന് കീഴ്പ്പെട്ടു പോയി, പരിച്ഛിന്നമായി, വിഷയമായി. അതുകൊണ്ട് പറയുന്നു എന്റെ അറിവ് കീഴ്പ്പെടുത്തിയ ഒന്നാണ്, അഭിഭൂതമാക്കിയ ഒന്നാണ്. പരമാർത്ഥമോ അത് എന്റെ ഈ വിഷയ ഇന്ദ്രിയ വ്യവഹാരത്തിന് കീഴ്പ്പെടത്തില്ല. എന്തുകൊണ്ട്? എന്റെ മുമ്പിലിരിക്കുന്ന ഈ വസ്തുവിൽ തന്നെ ഈ വസ്തുവിനെ നിലനിർത്തുന്ന ഒരു പരമാർത്ഥതയുണ്ട്. അതിന് ഞാൻ ഗ്രഹിക്കുന്നില്ല. അതിനെ ഗ്രഹിക്കാത്തതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എന്റെ മുമ്പിലിരിക്കുന്ന ഈ വസ്തു ഇന്ന സമയം ഇന്ന ദേശത്ത് ഇന്ന വ്യക്തി ഇത് സൃഷ്ടിച്ചതാണ്, ഇതിപ്പോൾ എന്റെ മുമ്പിലിരിക്കുന്നു, നാളെ ഏതോ ദേശത്ത് ഏതോ ഒരു കാലത്ത് ഏതോ ഒരു നിമിത്തം കൊണ്ട് ഇത് നശിച്ചു പോവും. ഓ ഉത്പത്തി സ്ഥിതി നാശം, ഇതിനെ കാണുന്നിടത്ത് ഞാൻ പരമാർത്ഥത്തെ കാണുന്നു. സമാധി പര്യന്തമുള്ള കാര്യങ്ങളിൽ ഉത്പത്തി സ്ഥിതി നാശങ്ങൾ സമാധിത്തന് അനുഭവിക്കുന്നതാണ് ഞാനിതാ ഇപ്പോ വിദ്യുത ചിത്തനായിരിക്കുന്നു. വിദ്യുതമായ എന്നുവെച്ചാൽ ബഹിർമുഖമായ ചിത്തത്തോടുകൂടിയിരിക്കുന്നു. എനിക്ക് സമാഹിതനാകണം എന്ന് പറഞ്ഞ അയാൾ ഏകാഗ്രത അഭ്യസിക്കുന്നു. അവിടെ അയാൾ എന്ത് ചെയ്യുന്നു? സമാധിയെ പ്രാപിക്കുന്നു. അയാൾ സമാധി സ്ഥിതി ചെയ്യുന്നു. വീണ്ടും അയാൾ സമാധി വിട്ട് ജാഗ്രതയിലേക്ക് വരുന്നു. അവിടെ എന്താ സംഭവിച്ചത്? ഉത്പത്തി സ്ഥിതി നാശം എല്ലാം തന്റെ സമാധിക്ക് സംഭവിച്ചു. അവിടെ എന്താ സംഭവിക്കുന്നത്? വിഷയ ഇന്ദ്രിയ വ്യവഹാരത്തിന് അഭിഭൂതമായ ഒന്നാണ് സമാധി. ഞാൻ ഈ സമാധിയെക്കുറിച്ച് ഇങ്ങനെ ആവർത്തിച്ച് പറയുന്നതിനോട് യാതൊരു വിരോധം ഉണ്ടായതുകൊണ്ടല്ല. അതിനെ സംബന്ധിച്ചുള്ള ഒരു തെറ്റിദ്ധാരണ അദ്വൈതവുമായി ബന്ധപ്പെടുത്തിയുണ്ട്. അദ്വൈതത്തെക്കുറിച്ച് പ്രസംഗിക്കുന്നവർക്ക് പലർക്കും ഉണ്ട്. അതാണ് ഏറ്റവും ശ്രേഷ്ഠമായത്, അതിനെയാണ് അദ്വൈതം എന്ന് പറയുന്നത്. അതല്ല എന്നിവിടെ വെളിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അതിനെ ആവർത്തിക്കുന്നത്. പിന്നെ സമാധി കിട്ടാത്ത മനപ്രയാസം കൊണ്ടൊന്നുമല്ല, അതല്ല. ഇതെല്ലാം എന്താണ് ഇവിടെ പറയുന്ന വിഷയേന്ദ്രിയ വ്യവഹാര അഭിഭൂതമായ കാര്യങ്ങളാണ്. തത്വം അങ്ങനെയല്ല. വിഷയേന്ദ്രിയ വ്യവഹാരമാകുന്ന അറിവ് അതിന് അഭിഭൂതമാകുന്ന ഒന്നല്ല, അറിവുകൊണ്ട് പരിച്ഛിന്നമാകുന്ന ഒന്നല്ല, കീഴ്പ്പെട്ടു പോകുന്ന ഒന്നല്ല എന്ന് പറയുമ്പോൾ ഇവിടെ പ്രാണൻ എന്തായി? പരമാർത്ഥമായി. അപ്പോൾ ഏതൊന്നിൻ്റെയും സ്വരൂപമായിരിക്കുന്നതെന്ന് അതിനെ ഗ്രഹിക്കണം. അപ്പോൾ അവസാനം ശേഷിക്കുന്ന എന്താ? നിങ്ങളിങ്ങനെയെല്ലാം നിഷേധിച്ചു കഴിഞ്ഞാൽ ശേഷിക്കുന്നത് ഈ പരമാർത്ഥത്തെക്കുറിച്ചുള്ള ബോധം. ആ ബോധത്തിന് ഈ ദോഷം വരത്തില്ല. വിഷയേന്ദ്ര വ്യവഹാര അഭിഭൂതം എന്ന് പറയുന്ന ദോഷം വരുന്നില്ല. എന്തുകൊണ്ട്? ആ ബോധമാണ് പറയുന്നത്, ആ ബോധമാണ് ബോധിപ്പിക്കുന്നത് തത്വം വിഷയേന്ദ്രിയ വ്യവഹാര അനഭിഭൂതമാണ്. അതുകൊണ്ടാണ് അറിവ് ദോഷരഹിതമായി നിലനിൽക്കുന്നു എന്ന് പറയുന്നു. അവിടെ അറിവെന്ന് പറയുന്നത് എന്താണ്? അത് സ്വയം പ്രകാശമായിരിക്കുന്ന സർവസ്വരൂപമായിരിക്കുന്ന ഒന്നാണ്. അതിനെ തന്നെ നമ്മൾ ചിദാനന്ദം എന്നും പറയുന്നു. അത് നമ്മൾ ചർച്ച ചെയ്തതാണ്. അതുകൊണ്ട് ഇവിടെ പറയുന്നു വിഷയേന്ദ്ര വ്യവഹാര അനുഭൂതം പ്രത്യേകാത്മാനം. വീണ്ടും അത് പറയുന്നു പ്രത്യേക സ്വരൂപം സർവത്തിനും ആന്തരികമായിരിക്കുന്ന പരമാർത്ഥമായിരിക്കുന്ന ആ സ്വരൂപമേവ ഉപസംഹരതി ഉപക്രമ്യ ഉപസംഹരതി. ആദ്യം പല കാര്യങ്ങളും പറഞ്ഞതിന് ശേഷം അവസാനം ആ പ്രത്യേക സ്വരൂപത്തിൽ ചർച്ച അവസാനിപ്പിക്കുന്നു ഇന്ദ്രൻ. എന്നിട്ട് പറയുന്നു സമ ആത്മീയ വിദ്യ. ഇതെല്ലാം പറഞ്ഞതിന് ശേഷം പറയുന്നു അതാണ് എന്റെ സ്വരൂപം. മമ ആത്മാ എന്റെ സ്വരൂപമായിരിക്കുന്ന അതാണ് എന്ന് അറിയണം. കാരണം ഇന്ദ്രൻ പറഞ്ഞതെന്താണോ, നീ എന്നെ അറിയൂ, നീ എന്നെയാണ് മനസ്സിലാക്കേണ്ടത്. എന്നെ മനസ്സിലാക്കണമെന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഇന്ദ്രൻ എന്ന് പറയുന്ന ഈ മനുഷ്യനെയാണ് എന്നീ കേൾവിക്കാരൻ മനസ്സിലാക്കി. ഇന്ദ്രൻ മനുഷ്യനല്ല, തൻ്റെ മുമ്പിൽ ഒരാളിരിക്കുന്നു ഇന്ദ്രൻ, ദേവത തന്നെ. ഇദ്ദേഹത്തെയാണ് മനസ്സിലാക്കേണ്ടത്. ധരിച്ചു പോവും. അപ്പൊ ഇന്ദ്രൻ അങ്ങനെ താനെന്ന് പറയുന്ന ദേവതയെ നീ പൂജിക്കുക എന്നുള്ള അർത്ഥത്തിലല്ല പറയുന്നത്. എല്ലായിടത്തും വിഷ്ണു വിഷ്ണുവിനെ പൂജിക്കാൻ പറയുമ്പോൾ, ശിവൻ ശിവനെ പൂജിക്കാൻ പറയുമ്പോഴും അത് ബുദ്ധിയുള്ളവനാണ് പറയുന്നതെങ്കിൽ, എന്ന് വെച്ചാൽ ബുദ്ധി എന്ന് പറഞ്ഞാൽ അത് ഗ്രഹിക്കുന്നതിനുള്ള പാകത ഉള്ളവനോടാണ് അത് പറയുന്നതെങ്കിൽ, അവൻ ഗ്രഹിക്കുന്ന എന്താണ്? ആ വിഷ്ണു രൂപത്തെ അല്ലെങ്കിൽ ശിവരൂപത്തെ പൂജിക്കാനല്ല, അതിന്റെ തത്വത്തെ, തത്വത്തിന്റെ ആരാധനയാണ് അവിടെ പറയുന്നത്. പക്ഷെ മുമ്പ് പറഞ്ഞല്ലോ, ഇത് വിവേകിയോടും പറയുന്നുണ്ട്. പക്ഷെ വിവേകിയോട് പറയുന്നത് മൂഢനും കേൾക്കും, നേരെ കേൾക്കാൻ പാടുള്ളൊന്നില്ലല്ലോ. പരസ്യമായി പറയുന്നതിന്റെ, പൊതുവായി പറയുന്നതിന്റെ. അപ്പോൾ വിദ്വാന് ശരിയായിരിക്കുന്നത് മൂഢന് ശരിയല്ല, മൂഢന് ശരിയായിരിക്കുന്ന വിദ്വാനും ശരിയല്ല, വിവേകിക്കും ശരിയല്ല. അപ്പം മൂഢനെന്ത് ചെയ്യും? ബാഹ്യമായ ദേവതാരൂപത്തെ പൂജിക്കും ആരാധിക്കും. അവൻ അതല്ല ചെയ്യാതെ നിവൃത്തിയില്ല. ശരി, അത്രയും ആയിക്കോട്ടെ, അതിന് ദോഷമൊന്നുമില്ല. എന്താ അവിടെ ദോഷം? അതാണ് പരമാർത്ഥമെന്ന് ധരിക്കുന്നിടത്ത് ദോഷം. അവിടെയുള്ള ദോഷം ബാഹ്യരൂപത്തെ ആരാധിക്കുന്നതിലോ പൂജിക്കുന്നതിലോ ഒന്നും ദോഷമില്ല. അത് പരമാർത്ഥമെന്ന് ധരിച്ച് പൂജിക്കുക. അവിടെ തകരാറാണ്. അതിനാണ് മൂഢത എന്ന് പറയുന്നത്. അപ്പോൾ വിവേകിയുടെ ശരി വേറെ, മൂഢന്റെ ശരി വേറെ. അപ്പോൾ എന്തിനാ അത്? എന്നാൽ മൂഢനോട് ഉപദേശിക്കുന്നു, അവൻ ആ ഉപദേശത്തിൽ നിന്നും അവന്റെ മൂഢതയെ വളർത്താൻ വേണ്ടിയിട്ടല്ല, വിവേകത്തെ ആർജിക്കാൻ വേണ്ടിയിട്ടാണ്. വിവേകത്തെ ആർജിച്ചവന്റെ മൂഢതയെ തിരസ്കരിക്കാൻ വേണ്ടിയിട്ടാണ് ഉപദേശിക്കുന്നത്. അതിനുള്ള ശ്രമം അവന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. അമൂഢതയിൽ നിന്ന് വിവേകത്തിന്റെ പാതയിലൂടെ അവൻ സഞ്ചരിക്കണം. അല്ലെങ്കിൽ പിന്നെ എന്നും മൂഢൻ മൂഢനായി തന്നെ ഇരിക്കും, വിവേകി എന്ന് വിവേകിയായി തന്നെ ഇരിക്കും. ഇത് രണ്ടും തമ്മിൽ ബന്ധമില്ലാതെ ഇതിനെ രണ്ടിനെയും ബന്ധിപ്പിക്കുന്ന ഒരു പാലമുണ്ട്. എങ്ങനെ അതിലൂടെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ ഈ മൂഢൻ വിവേകിയായി മാറും. അങ്ങനെ സഞ്ചരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് തത്വത്തെ കൂടി പറയുന്നത്. ഇന്ദ്രൻ ആദ്യം പറഞ്ഞു എന്താണ്? എന്നെ അറിയുക, ശ്രോതാവിശ്രീയിരിക്കുന്ന വജ്രഹസ്തനായിരിക്കുന്ന പുരന്ദരനെ ഗ്രഹിക്കാം, ഇദ്ദേഹമാണ് സർവവും. പക്ഷെ അങ്ങനെ പറഞ്ഞു തുടങ്ങിയിട്ട് ഇന്ദ്രൻ എന്താണ് പറയുന്നത്? ഇത്രയെല്ലാം പറഞ്ഞ് പ്രാണനും അർപ്പിതമായിരിക്കുന്ന അജരവും അമൃതവും ആനന്ദസ്വരൂപമായിരിക്കുന്ന മമ ആത്മാ എന്റെ സ്വരൂപത്തെ നീ അറിയണം എന്നാ പറഞ്ഞു. മൂഢനാണെങ്കിലും ഇന്ദ്രന്റെ ആരാധനയിൽ തുടങ്ങിയാൽ അവൻ അവിടെ നിന്ന് ഈ പറയുന്ന തത്വഗ്രഹണത്തിൽ എത്തിച്ചേരും. പക്ഷെ അതിൽ തന്നെ നിന്നു കഴിഞ്ഞാൽ തത്വഗ്രഹണത്തിൽ എത്താൻ പറ്റത്തില്ല. ഇതുപോലെ തന്നെ ദേവത ഇവിടെ ഉപദേശിക്കുന്ന പോലെ തന്നെ മഹാത്മാക്കളെല്ലാം പറയുന്നു, ഭഗവാൻ പറയുന്നു, നീ എന്നെ ഉപാസിക്കൂ, എന്നെ ആരാധിക്കൂ. ജാനന്തി മമ്മൂഠ മനുഷ്യന്ദനുമാശ്രിതം. എന്റെ പരമാർത്ഥമായ തത്വത്തെ ഗ്രഹിക്കാതെ ഈ മനുഷ്യമായ രൂപത്തെ പ്രാപിച്ചിരിക്കുന്ന എന്നെ ജനങ്ങൾ ആരാധിക്കും. തത്വത്തെ അറിയാത്തവരായി പരമവ്യയം പരമവും അവ്യയവുമായിരിക്കുന്ന ഇതിൽ നിന്നെല്ലാം, ഈ കാണുന്നതിൽ നിന്നെല്ലാം ആ തത്വത്തെ ഗ്രഹിക്കാതെയാണ്. ഈ ഉപദേശങ്ങളെല്ലാം തത്വഗ്രഹണത്തിന് വേണ്ടിയിട്ടാണ്. അത് അവസാനം ഇവിടെ പറയുന്നു, വിദ്യ ഉപസംഹാര. എങ്ങനെ? സ മമ ആത്മീയ വിദ്യാദി ഉപസംഹാര പ്രത്യേകാത്മ പരിഗ്രഹേ സാധു. പ്രത്യേക സ്വരൂപത്തെ പരിഗ്രഹിക്കുന്നിടത്താണ് ആ ഉപദേശമെല്ലാം സാർത്ഥകമാകുന്നത്. അല്ല, മൂഢനെ മൂഢനാക്കിയിട്ട് ഉപദേഷ്ടാവിന് എന്ത് കിട്ടാനാണ്? അതുകൊണ്ടൊന്നുമില്ല. പറയുന്നു അവിടെയും പ്രത്യേക സ്വരൂപത്തെ ഗ്രഹിക്കണം, പരിഗ്രഹം, പ്രത്യേക സ്വരൂപ പരിഗ്രഹം. ഇതിൽ ആന്തരികമായിരിക്കുന്ന ആ സ്വരൂപത്തിന്റെ പരിഗ്രഹം എന്ന് പറഞ്ഞാൽ ജ്ഞാനം. അവിടെയാണ് ഈ ഉപദേശം എല്ലാം സാധുവാകുന്നത്, സാർത്ഥകമാകുന്നത്. എന്നാ പരാചീന പരിഗ്രഹേ, മറിച്ച് പരാചീനം ബാഹ്യമായ ദേവതാരൂപം അതിനെ ഗ്രഹിക്കുന്നിടത്തല്ല, ആ ദേവതാരൂപത്തെ അല്ല ഗ്രഹിക്കേണ്ടത്. പരാചീനം എന്ന് വെച്ചാൽ ബാഹ്യരൂപം, കാണുന്ന രൂപം, അതിനെയല്ല പരിഗ്രഹിക്കേണ്ടത്. വിവേകി അതിനെയല്ല പരിഗ്രഹിക്കേണ്ടത് എന്ന് പ്രത്യേകം കൂടി ചേർത്തോളൂ. മൂഢൻ അതാണ് ശരിയായിരിക്കുന്നത്, പക്ഷെ വിവേകി അതിനെ ഗ്രഹിക്കരുത്. എന്ന് വെച്ചാൽ മൂഢൻ വിവേകത്തെ ആർജിക്കണമെന്നർത്ഥം, ആർജിച്ചിട്ട് അവിടെ തത്വത്തെ ഗ്രഹിക്കണം. അതെന്താ ആ തത്വം? പറയുന്നു, അയമാത്മാ ബ്രഹ്മ സർവാനുഭൂ. ഇത് നമ്മൾ വളരെ വിശദീകരിച്ച് ചർച്ച ചെയ്തതാണ് വ്രതാരണ്യത്തിൽ. പറയുന്നു ആ സത്മേ ആത്മീയ വിദ്യ, എന്റെ സ്വരൂപമായി അറിയണം. ആ സ്വരൂപം എന്ന് പറയുന്നത് എന്താണ്? അവിടെ നിർത്തിയല്ല, ബ്രഹ്മ. ബ്രഹ്മ എന്നുള്ള ശബ്ദം ഉപയോഗിക്കുന്നിടത്തെല്ലാം മനസ്സിലായിക്കോളും. ആത്മാ എന്ന് പറയുന്ന ശബ്ദം ഉപയോഗിക്കുന്നുള്ള വ്യത്യാസം സാധാരണഗതിയിൽ. ആത്മാ എന്നുള്ള ശബ്ദം സാധാരണ ഉപയോഗിക്കുന്നത് ഇവിടെ ഇപ്പം ഇന്ദ്രൻ പറഞ്ഞതുപോലെ, ഇന്ദ്രൻ എന്ത് ചെയ്യുന്നു? വക്താവായിരിക്കുന്ന തന്റെ സ്വരൂപത്തെ വെളിപ്പെടുത്താൻ പറഞ്ഞു. മറ്റു സ്ഥലങ്ങളിൽ അത് ശ്രോതാവിന്റെ സ്വരൂപത്തെ വെളിപ്പെടുത്തുന്നതിന് വേണ്ടി പറയും. ബ്രഹ്മശബ്ദമോ അതിനോട് ചേർത്ത് പറയുമ്പോൾ ആ സർവാത്മഭാവത്തെ ഗ്രഹിക്കുന്നതിന് വേണ്ടി. അത് ഞാൻ എന്ന് പറയുന്ന തന്റെ സങ്കുചിതമായ ബുദ്ധിയിൽ ഒതുങ്ങുന്ന ഒരു കാര്യമല്ല. ഞാൻ എന്റെ ആത്മാവ് എന്ന് പറയുന്ന ഒരു സ്വാർത്ഥതയെക്കുറിച്ചല്ല അവിടെ പറയുന്നത്. സാറിന് പറയാനുള്ള അയാൾ ആത്മാവിനെ സാക്ഷാത്കരിച്ചു എന്ന് വെച്ചാൽ അയാളുടെ ഉള്ളിലിരുന്ന ആത്മാവെന്ന് പറയുന്ന എന്തോ ഒരു വലിയ സാധനം ബാക്കിയുള്ളവരൊന്നും കാണാത്ത ഒരു സാധനത്തിന് അയാൾ സാക്ഷാത്കരിച്ചിരിക്കുകയാണെന്നൊക്കെയുള്ള അബദ്ധധാരണകൾ നമ്മുടെ ഉള്ളിൽ വരും. അങ്ങനെ ഒന്നല്ല അത്. അതെന്താണ്? ബ്രഹ്മമാണ്. സർവ അനുഭൂ എന്ന് വ്യക്തമായും പറഞ്ഞിരിക്കുന്നു. അതിന്റെ സർവാത്മഭാവം സർവസ്വരൂപമായിരിക്കുന്നത് സർവരിലും പ്രജ്ഞാസ്വരൂപത്തിലിരിക്കുന്നത് സർവരിലും അനുഭവിക്കുന്നവനായിരിക്കുന്നതെന്ന് പറയുന്നു. അനുഭവിക്കുന്നവനാണ് അനുഭവം. എന്തിനെ? എന്തിനേയും അനുഭവിക്കുന്നവൻ. അപ്പോൾ സർവരിലും സർവത്ര അനുഭവിക്കുന്നവനായിരിക്കുന്നവൻ എന്ന് പറയുമ്പോൾ അനുഭവിക്കുന്നവൻ്റെ പരമാർത്ഥത, അനുഭവിക്കുന്നവൻ്റെ വാസ്തവസ്വരൂപം, അനുഭവിക്കുന്നവൻ്റെ സത്ത, അതിനാശ്രയിച്ചാണ് ഒരുവനിൽ അനുഭവം എന്ന് പറയുന്ന പ്രക്രിയ നടക്കുന്നത്. അനുഭവം എന്ന് പറയുന്നത് എന്താണ്? ഒരു വികാരമാണ്, ചിത്തവികാരമാണ് അനുഭവം എന്ന് പറയുന്നത്. ഈ അനുഭവം എന്ന് പറയുമ്പോൾ എന്തോ വലിയ കാര്യമാണെന്നും ധരിച്ചു കളയരുത്. കേവലം ചിത്തപരിണാമമാണ് അനുഭവം. അതുകൊണ്ടാണ് അത് സ്ഥായിയായി നിൽക്കാത്തത്. ഇന്നിപ്പോൾ ഒരു അനുഭവം വരുന്നു, പിന്നെ നാളെ മറ്റൊരു അനുഭവം വരുന്നു. നിരന്തരം ക്ഷണികം അത് മാറിക്കൊണ്ടേയിരിക്കുന്നു. പിന്നെ ഏത് വലിയ അനുഭവം എന്ന് പറഞ്ഞാലും ശരി, ബ്രഹ്മത്തെ അനുഭവിച്ചെന്ന് പറഞ്ഞാലും ശരി, അനുഭവിച്ചു എന്ന് പറയുമ്പോൾ തന്നെ എന്ത് വരുന്നു? മുമ്പില്ലാതിരുന്ന ഒന്നുണ്ടാകുന്നു എന്നാണ്. ഇന്നലെ വരെ ഞാൻ അനുഭവിച്ചില്ല, എന്തുകൊണ്ട് നീ ഇന്നലെ വരെ ബ്രഹ്മത്തെ അനുഭവിച്ചില്ല? എനിക്ക് സമാധി ഉണ്ടായില്ല. അപ്പൊ ഇന്നലെ വരെ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായില്ല, എനിക്ക് സമാധിയിൽ ബ്രഹ്മത്തിന്റെ അനുഭവം ഉണ്ടായി. ഇപ്പോഴോ സമാധിയും നഷ്ടപ്പെട്ടു. ഞാനിപ്പോൾ നിങ്ങളോട് ആ അനുഭവത്തെ കുറിച്ച് വർണ്ണിച്ച് പറയുകയാണ്. അപ്പൊ എല്ലാ അനുഭവങ്ങൾക്കും ആദി മധ്യ അന്തങ്ങളുണ്ട്. അപ്പോൾ അനുഭവത്തെയാണ് ഇവിടെ പറയുന്നത്. ഇവിടെ പറയുന്ന അനുഭവിക്കുന്നവൻ എല്ലാ അനുഭവത്തിൻ്റെയും സ്വരൂപമായിരിക്കുന്നവൻ എന്നിവിടെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. നിജശ്രുത്യന്തരം എന്ന് ബൃഹദാരണ്യത്തിലും പറയുന്നുണ്ട്. തസ്മാത് അധ്യാത്മ സംബന്ധ ബാഹുല്യ പറയുന്നു. ആ ആത്മഭാവത്തെ അധ്യാത്മത്തിന് അർത്ഥം പറഞ്ഞല്ലോ ആത്മഭാവം. അതിനെ സംബന്ധിക്കുന്ന ഉള്ള ശബ്ദബാഹുല്യമുള്ളത് കൊണ്ട് പല പല തരത്തിലൂടെ പറഞ്ഞിരിക്കുന്നു. എല്ലാത്തിൻ്റെയും താല്പര്യം ഒന്നാണ്. എന്താണ്? ഈ അനാത്മാക്കളിൽ നിന്നും മനസ്സിനെ മാറ്റുക. ദേവതാഭാവം, പ്രാണഭാവം, ജീവഭാവം, ഇതിൽ നിന്നെല്ലാം മനസ്സിനെ മാറ്റുക. എന്നിട്ട് പരമാർത്ഥം എന്താണോ അതിനെ ആ പരമാർത്ഥ സ്വരൂപത്തിൽ ഗ്രഹിക്കുക. അതിനെക്കുറിച്ചുള്ള ബോധം ഉണ്ടാകുക. അതിനുള്ള വാക്കുകൾ ബാഹുല്യം ഉള്ളതുകൊണ്ട് ബ്രഹ്മോപദേശേവ അയം. അതുകൊണ്ടെന്താണ് ഇവിടെ ഈ സന്ദർഭത്തിൽ ബ്രഹ്മോപദേശമാണ്, പരമാർത്ഥത്തെയാണ് ഉപദേശിക്കുന്നത്. ഇതാ ഗ്രഹിക്കേണ്ടത്. എന്നാ ദേവതാത്മ ഉപദേശം അല്ല, ദേവതാത്മ അല്ല. വേദം പറഞ്ഞിരിക്കുകയല്ലേ, വേദം പറഞ്ഞല്ല സത്യമല്ലേ, ഇന്ദ്രനല്ലേ സത്യം എന്നൊന്നും ചിന്തിക്കരുത്. ഇവിടെ വേദത്തിൽ ഒരു സത്യമേ പറയുന്നുള്ളൂ, അത് ബ്രഹ്മമാണ്. അല്ലാതെ ദേവതാത്മ അല്ല എന്നർത്ഥം. കഥം ദർഹി വക്തർ ആത്മോപദേശം അടുത്ത് ചോദിക്കുന്നു. എങ്ങനെയാണ് വക്താവിന്റെ ആത്മോപദേശം? വക്താവിന്റെ സ്വരൂപ ഉപദേശം എന്തുകൊണ്ട് പറഞ്ഞെന്ന് പറഞ്ഞാൽ, വക്താവിനെ ഗ്രഹിക്കരുത്. ഒരിടത്തും തത്വത്തെ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടോ അവിടെ വക്താവിനെ ഗ്രഹിക്കരുത്, വക്താവിന്റെ സ്വരൂപത്തെ ഗ്രഹിക്കണം. അല്ലാണ്ട് അടുത്ത സൂത്രം പറയുന്നത് ശാസ്ത്രദൃഷ്ടിയാതു ഉപദേശോ വാമദേവവത്. ഇത് ബ്രഹ്മസൂത്രങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു സൂത്രമാണ്. പലയിടത്തും ചർച്ച ചെയ്യുന്നതാണ്. ശാസ്ത്ര ദൃഷ്ടിയാതു ഉപദേശോ വാമദേവവത് എന്ന് പറയുന്നു. നമ്മളും പലപ്പോഴും ഇത് പരാമർശിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത്. മഹാത്മാക്കളെല്ലാം അത് അവർ ശാസ്ത്രം പഠിച്ചോ ഇല്ലയോ, വ്യാകരണം പഠിച്ചോ തർക്കം പഠിച്ചോ ഇല്ലയോ അതൊന്നും വിഷയമല്ല. ആ തത്വത്തെ ഗ്രഹിക്കുന്നതിന് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നാണ് ഇവിടെ പറയുന്നത്. മഹാത്മാക്കളിലെല്ലാം നമ്മൾ കാണുന്നു അങ്ങനെയാണ്, ഒരു തത്വം പറയുന്നു, അവർ വേദം പഠിച്ചില്ല, വേദാന്തം പഠിച്ചില്ല, ശാസ്ത്രം പഠിച്ചില്ല, ഉപനിഷത്ത് പഠിച്ചില്ല, വ്യാകരണവും തർക്കവും അവരുടെ കയ്യിലില്ല. പക്ഷെ അവർ തത്വത്തെ പറയുന്നു. അപ്പൊ അവരുപദേശിക്കുന്ന എങ്ങനെ? ശാസ്ത്രദൃഷ്ടിയിൽ അവരുപദേശിക്കുന്നു. അപ്പോ വേദവും വേദാന്തവും വ്യാകരണവും തർക്കവുമെല്ലാം നിഷ്പ്രയോജനമാണോ? അല്ല. അതെവിടെയാ വേണ്ടി വരുന്നത്? ഇതെല്ലാം വ്യാഖ്യാനിക്കുന്നിടത്താണ് അതിൻ്റെ ആവശ്യം വരുന്നത്. ഇതൊന്നുമില്ലാതെ ഇതൊക്കെ വ്യാഖ്യാനിക്കുമെന്ന് വാശി പിടിക്കരുത്, അത് അബദ്ധമാണ്. എനിക്കിതൊക്കെ വ്യാഖ്യാനിച്ചേ തീരൂ, എന്നാൽ അതിന് വേണ്ടുന്നത്ര വിവരം എൻ്റെ കയ്യിലില്ല എന്ന് വരരുത്. എനിക്ക് ബ്രഹ്മസൂത്രം വ്യാഖ്യാനിക്കണം, മറ്റുള്ളവരൊക്കെ ബോധിപ്പിക്കണം. ശരി, നല്ല കാര്യം, നല്ല കാര്യം തന്നെയാണ്. നിനക്ക് സംസ്കൃതം കയ്യിലുണ്ടോ? ഇല്ല. പിന്നെന്താണ്? എന്നാലും എനിക്കൊരു വാശിയാണ്, അതിന് ശ്രമിക്കാതിരിക്കരുത്. ശ്രമിക്കുന്നത് നല്ലതല്ല. ഞാൻ ജ്ഞാനിയാണ്, എനിക്ക് ബോധമുണ്ട്. ശരി, ആയിക്കോട്ടെ, ഒരു വിരോധമില്ല. നിന്റെ ജ്ഞാനം എല്ലാവർക്കും വിളമ്പി കൊടുക്കാം. പക്ഷെ ബ്രഹ്മസൂത്രത്തിൽ കൈവയ്ക്കരുത്, ദേവി. അതിനെ നാശമാക്കരുത്. അത് ഇതിൽ കൈവയ്ക്കണമെങ്കിൽ എന്ത് വേണം? മറ്റു ചില കാര്യങ്ങളുടെ ആവശ്യം വേണം. ഈ പറയുന്ന ജ്ഞാനം മാത്രം പോലെ അതുപോലെ. അതുകൊണ്ടാണ് മഹാത്മാക്കൾ ഇതൊന്നും കൂടാതെ തന്നെ അവർക്ക് അറിവുള്ളവർ അവരിതൊന്നും വ്യാഖ്യാനിക്കാൻ ചാടിപ്പുറപ്പെടാറില്ല. എന്നാൽ ബ്രഹ്മസൂത്രം വ്യാഖ്യാനിച്ചുകളെ ആ ശിഷ്യന്മാരെ, മഹാത്മാക്കൾ അതിന് തയ്യാറാകത്തില്ല. പക്ഷെ വിഡ്ഢികൾ തയ്യാറാകും. എന്തുകൊണ്ടാണ്? അവന് തൻ്റെ ഇടം കൊടുക്കുന്ന വിവരക്കേടാണ്. വിവരക്കേട് നല്ല തൻ്റെ ഇടം കൊടുക്കും. അങ്ങനെ വ്യാഖ്യാനിക്കുന്ന ഒരാളുടെ അടുത്ത് ഞാൻ നേരിട്ട് ചോദിച്ചു, ഈ പറയുന്നതൊക്കെ അബദ്ധമാണല്ലോ സ്വാമി, എന്തിനാ ഇത് പറയുന്നത്? അദ്ദേഹം വളരെ കൂളായി പറഞ്ഞു, എന്താ കുഴപ്പം, വിവരമുള്ളവൻ ക്ഷമിക്കും, അവന് മനസ്സിലാവും എനിക്കറിവില്ല. വിവരമില്ലാത്തവനൊന്നും പിടികിട്ടത്തുമില്ല, പിന്നെ എനിക്കെന്താ നഷ്ടം? വിവരമില്ലാത്തവനെന്ത് മനസ്സിലാവുന്നു? പിന്നെന്തിനാ വ്യാഖ്യാനിക്കുന്നത്? ഞാൻ വ്യാഖ്യാനിച്ച് അടങ്ങും, അതെന്റെ മൗലികമായ അവകാശമാണ്. ശരി, എന്നായിക്കോട്ടെ, ഈ ഒരു സ്ഥിതിയിലേക്ക് വരരുത്. അതാണ് ഇവിടെ പറയുന്നത്. തത്വജ്ഞാനത്തെ ഒരാൾക്ക് വെളിപ്പെടുത്താം, ഉപദേശിക്കാം, അതിനിതിൻ്റെ ഒന്നും ആവശ്യമില്ല. ലോകത്തങ്ങനെയാണ് കണ്ടുവരുന്നത് അനാദികാലം പോലെ. നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്ന എന്താണ്? ഋഷിമാരുടെ വാക്കുകളാണ്. എന്താ ഇവരൊക്കെ വ്യാകരണം പഠിച്ചിട്ടാണ് ഇതൊക്കെ ഉപദേശിച്ചത്? പഠിച്ചവരും കാണും, സംഘം വേദം അധ്യയനം ചെയ്തവരാണ്, അപ്പൊ അവർക്ക് കാണും. പക്ഷെ അതില്ലാത്തവരും ഉണ്ട്. പറയുന്നല്ലേ, രേഖൻ വണ്ടിയുടെ അടുത്ത് ചെറിയും കുത്തിയിരുന്ന ആള് അടുത്ത് ചെന്നപ്പോൾ അദ്ദേഹം ഒരു വിദ്യ ഉപദേശിച്ചു. അത് പഠിച്ചോ പഠിച്ചില്ലേ എന്നുള്ള വേറെ കാര്യം, കാഴ്ചയിൽ പഠനമൊന്നുമില്ല. അതുപോലെ പരകളെക്കുറിച്ചും പറയുന്നു, അതുപോലെ ഇവിടെ പറയുന്നു വാമദേവനെ കുറിച്ച്. അപ്പോൾ ഇവിടെ പറയുന്നത് അതല്ല, മുഖ്യമായി പറയുന്നത് ഒരു തത്വത്തെ ഉപദേശിക്കുമ്പോൾ ഒരാളിൽ ഉണ്ടായിരിക്കേണ്ട ദൃഷ്ടി, അങ്ങനെ ശാസ്ത്രദൃഷ്ടി എന്ന് പറയും, തത്വദൃഷ്ടി എന്ന് പറയും. ആ തത്വദൃഷ്ടിയിലാണ് ഉപദേശം നടക്കുന്നത്. ഇവിടെ ഇന്ദ്രൻ മോശക്കാരനല്ല, എല്ലാ ശാസ്ത്രങ്ങളും അറിയാവുന്നതാണ്. ഇവിടെ പല അഭ്യാസങ്ങളും നടത്തിയിട്ടാണ് അവസാനം ഇന്ദ്രനാകുന്നത്. എത്രയോ യാഗങ്ങൾ കണക്കില്ലാത്ത യാഗങ്ങളൊക്കെ അനുഷ്ഠിച്ചിട്ടാണ് ഇന്ദ്രപദവിയും മറ്റും കിട്ടുന്നത്. അപ്പോൾ അയാൾ സർവവിദ്യാസമ്പന്നനായിരിക്കും. അത് വേറെ കാര്യം. ഇവിടെ വേറൊരാളെ കുറിച്ച് പറയുന്നു, വാമദേവനെ കുറിച്ച്. എന്താണ്? ഇന്ദ്രോ നാമ ദേവതാത്മാസം ആത്മാനം പരമാത്മത്വേന അഹം ഏവ പരം ബ്രഹ്മീത്യ ആർഷേണ ദർശനേന. ഇതിനാണ് പറയുന്നത് ശാസ്ത്രദൃഷ്ടി. ഇവിടെ ഇന്ദ്രൻ തന്നെ ദേവതാത്മാ, മനുഷ്യസ്വരൂപമല്ല, ദേവത ആണ്. ഇവിടെ അദ്വൈതത്തിൽ അതൊക്കെ അംഗീകരിക്കുന്നുണ്ട്. ദേവതയും ദേവനെയും ദേവിയും എല്ലാം അംഗീകരിക്കുന്നുണ്ട്. നിർഗുണം ബ്രഹ്മത്തെക്കുറിച്ചാണ് പറയുന്നതെങ്കിലും ഈ മനുഷ്യനെ അംഗീകരിക്കാമെങ്കിൽ, മൃഗങ്ങളെ അംഗീകരിക്കാമെങ്കിൽ, പിന്നെ ദേവതയെ അംഗീകരിക്കുന്നതിന് എന്താ ബുദ്ധിമുട്ട്? ഇതിനെല്ലാം ഉള്ളതുപോലെയുള്ള ഒരു സ്ഥാനം ദേവതകൾക്കും ഉണ്ട്. അതിന് വിശേഷതകളും ഉണ്ട്. എന്താണ്? അണിമാദി ഐശ്വര്യങ്ങളോട് കൂടിയതാണ്. പിന്നെ ഈ പറയുന്നത് പോലെയുള്ള ആർഷജ്ഞാനത്തോടു കൂടിയ ഒരുവാണ് അവർ. ദേവതാത്മാസം ആത്മാനം തന്നെ തന്റെ സ്വരൂപത്തെ പരമാത്മത്വേന, അത് തന്നെ പരമാത്മാവായി, അതിനെ തന്നെ പരമാർത്ഥമായി, അഹമേവ പരം ബ്രഹ്മ അവിടെ പറയുന്നു. അഹം പരം ബ്രഹ്മ എന്നിങ്ങനെ ആർഷേണ ദർശനേന, ആർഷമായ ജ്ഞാനം. ആർഷജ്ഞാനം എന്ന് എന്തിനാണ് പറയുന്നത്? സാറിന് പറയുന്നത് ഋഷിപ്രോക്തമായ ജ്ഞാനം എന്നുള്ള അർത്ഥത്തിൽ, അലൗകികമായ ജ്ഞാനം എന്നുള്ള അർത്ഥത്തിലും പറയാറുണ്ട്. അതീന്ദ്രിയമായ വിഷയങ്ങളെ സംബന്ധിച്ചുള്ള ജ്ഞാനം എന്ന് പറയാറുണ്ട്. മന്ത്രദൃഷ്ടാവായ ഋഷിയുടെ ജ്ഞാനം, അങ്ങനെ പല രീതിയിലും പറയും. താല്പര്യം എല്ലായിടത്തും ഒന്നാണ്. ഇവിടെ ഇന്ദ്രൻ നേരെ ഇവിടെ നിന്ന് ഇവിടെ യാഗങ്ങളും മറ്റുമൊക്കെ അനുഷ്ഠിച്ച്, ഉപാസനകളുമെല്ലാം അനുഷ്ഠിച്ച്, മനുഷ്യ ജീവ ജന്മത്തിൽ ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും ചെയ്ത് തീർത്ത് അവസാനമാണ് ഇന്ദ്ര പദവി കിട്ടിയത്, ഇന്ദ്രദേവത ആയത്. അവിടെ ചെന്നിട്ട് പിന്നെ ഇന്ദ്രന് വേദം അധ്യയനം ചെയ്യേണ്ട ആവശ്യമൊന്നും വന്നില്ല. അവിടെ ചെന്നിട്ട് പ്രത്യേകിച്ച് ഉപാസനകളോ കർമ്മങ്ങളോ ഒന്നും അല്ല. പൂർവമീമാംസയിൽ വിചാരം ചെയ്യുന്നുണ്ട് ദേവന്മാർക്ക് കർമ്മത്തിന് അധികാരമുണ്ടോ അവിടുത്തെ ദേവത അധികരണത്തിന്. ഇവിടെയും ചർച്ച ചെയ്യുന്നുണ്ട് ദേവന്മാർക്ക് വിദ്യയ്ക്ക് അധികാരമുണ്ടോ. അവശുദ്രാധികരണത്തിന് തൊട്ട് മുമ്പിൽ ദേവതാധികരണമാണ്. അതിനെ തുടർന്നിട്ടാണ് പിന്നെ അവശുദ്രാധികരണത്തിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പോൾ ദേവൻ അവിടെ ചെന്നു കഴിഞ്ഞാൽ അവിടെ ആരാ ഇതൊക്കെ വേദവും മറ്റും ചൊല്ലിക്കൊടുക്കാനും ഒക്കെ അവിടെ ആരാ ഉള്ളത്? അതൊന്നും ഇല്ലെങ്കിലും അവിടെ ദേവൻ അഹമേവ ബ്രഹ്മ അല്ലെങ്കിൽ അഹം ബ്രഹ്മ ഏവ എന്നിങ്ങനെ ആർഷമായ ജ്ഞാനത്തെ വെളിപ്പെടുത്തിയിരിക്കുന്നു എന്നാണ്. ഭാഷജ്ഞാനം എന്ന് പറയുന്നത് എന്താണോ, വർത്തമാന ജന്മത്തിൽ വേദാധ്യയനമോ ശാസ്ത്രാധ്യയനമോ ഒന്നും കൂടാതെ തന്നെ ഒരാൾക്ക് ജന്മനാൽ തന്നെ ഈ ബോധം ഉണ്ടാകുക, ജനിക്കുമ്പോൾ തന്നെ ആ ബോധം ഉണ്ടായിരിക്കും. അതാണ് ആർഷജ്ഞാനം എന്ന് ഇവിടെ പറയുന്നു. ഇന്ദ്രൻ ഇവിടെ വെച്ചെല്ലാം പൂർത്തിയായിട്ടാണ് അങ്ങോട്ട് പോയത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ തന്നെ ഇവിടെ പറയുന്ന ഇന്ദ്രൻ, എല്ലാ ഇന്ദ്രന്മാരും ഒരുപോലെയല്ല. ഇവിടെ ഒരു ഭേദപ്പെട്ട ഇന്ദ്രനെ കുറിച്ച് പറയുന്നു. ഇവിടുത്തെ ഇന്ദ്രൻ എന്ത് ചെയ്തു? അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ തന്നെ ആ ബോധത്തോടു കൂടിയവനായി, ബ്രഹ്മബോധത്തോടു കൂടിയവനായി. അങ്ങനെ ജന്മനാൽ തന്നെ വിശേഷിച്ച് യാതൊരു സാധനങ്ങളും കൂടാതെ ആത്മബോധത്തോടു കൂടി ജനിക്കുന്നവരുണ്ട്. അവരുടെ ജ്ഞാനത്തെയാണ് പറയുന്നത് ആർഷജ്ഞാനം എന്ന് പറയുന്നത്. അവർ ആ ജ്ഞാനത്തിന്റെ പ്രാപ്തിക്ക് വേണ്ടി ആ വർത്തമാന ജന്മത്തിൽ യാതൊരു സാധനയും ചെയ്തിട്ടില്ല. അതാണ് അത്. ജീവന്മാർ പല പക്വതകളോടുകൂടിയാണ് ജനിക്കുന്നത്. ചിലർക്ക് ജന്മന തന്നെ ആ സാധനം, ആ ജ്ഞാനം ഉണ്ടായിരിക്കും. ചിലർക്ക് ചിലപ്പോൾ കുറച്ച് സാധനങ്ങൾ വേണ്ടിവരും ആ ജ്ഞാനത്തിൻ്റെ പൂർത്തിക്ക് വേണ്ടി. ചിലർക്ക് അങ്ങനെയല്ല, ജീവിതകാലം മുഴുവൻ സാധന ചെയ്യേണ്ടി വരും. അന്ധകാലേ അവസാന ശ്വാസം വലിക്കുമ്പോഴേ ബോധം ഉണ്ടാകത്തുള്ളൂ. ചിലർക്ക് അങ്ങനെയല്ല, പല ജന്മങ്ങൾ വേണ്ടിവരും. പലതരത്തിലാണ് പക്വത അനുസരിച്ച്. പാർശ്വജ്ഞാനം എന്ന് പറയുന്നത് ജന്മനാൾ തന്നെ ആ ജ്ഞാനമുള്ളവൻ. എന്തുകൊണ്ട് ഇന്ദ്രൻ അവിടെ ചെന്ന് ഈ സാധനങ്ങളൊന്നും അനുഷ്ഠിക്കുന്നതിനൊന്നും അവസരം ഉണ്ടായില്ല. അവിടെ ചെന്ന് അപ്പിടത്ത് ഇരുന്നപ്പോൾ തന്നെ തോന്നി താൻ ബ്രഹ്മമാണെന്ന്. എന്തുകൊണ്ട്? പൂർവത്തിൽ അതിന്റെ കാര്യങ്ങളെല്ലാം പൂർത്തിയാക്കിയിട്ട് അവിടുന്ന് പോയത്. യഥാശാസ്ത്രം പശ്യൻ, ആ ജ്ഞാനം എന്താണ്? എങ്ങനെയാണോ വേദത്തിൽ അതുപോലെ യഥാശാസ്ത്രം, ശാസ്ത്രത്തിനനുസരിച്ച്, ശാസ്ത്ര മര്യാദകൾ അനുസരിച്ച്. ശാസ്ത്രമുടെ വേദമാണ്. അപ്പോൾ ആ വൈദികമായ ജ്ഞാനം മറ്റൊരു സാധനങ്ങളും കൂടാതെ ഇന്ദ്രനിൽ പ്രകാശിച്ചു. പശ്യൻ ഉപദിശതി സ്മ മാമേവ വിജാ നീഹി, അതാണ് പറയുന്നത്, എന്നെ തന്നെ നീ അറിയണം, ഞാനാണ് ബ്രഹ്മം. ഇതങ്ങനെ സംഭവിക്കാമോ? ഇതിൽ ഒരു മുഖ്യമായ വിഷയം പറയുന്നുണ്ട് അടുത്ത്. യഥാ തഥ ഏതത് പശ്യൻ ഋഷിർ വാമദേവ പ്രതിവേദേ അഹം മനുരഭവൻ സൂര്യശ്ച വിധി തത്വം. അവനൊരു ദൃഷ്ടാന്തം പറയുന്നു, വൈദികമായ ദൃഷ്ടാന്തം. വാമദേവൻ എന്ന് പറയുന്ന ഋഷി സ്വ മാതാവിന്റെ ഗർഭത്തിലിരിക്കെ തന്നെ അറിഞ്ഞു. തഥ ഏതത്, അത് പ്രസിദ്ധമാണ്, വേദത്തിൽ പ്രസിദ്ധമാണ്. ഋഷി വാമദേവൻ പ്രതിപേദേ, അവിടെ ഇരുന്ന് തന്നെ ഗ്രഹിച്ചു അറിഞ്ഞു. എന്താണ്? അഹം മനുരഭവം സൂര്യസ്ഥ, ഞാനാണ് മനുവായതിരുന്നത്. ഇപ്പൊ ഋഷിയാണ്, മുമ്പ് മനുവായിരുന്നു. ഞാൻ തന്നെയാണ്, ഞാൻ തന്നെയാണ് സൂര്യനായിരുന്നത്. ഞാൻ തന്നെയാണ് സർവവുമായിരിക്കുന്നത്. ഇപ്പൊ ഇരിക്കുന്നത്, മുമ്പ് ഇങ്ങനെ ഓരോന്നും പറഞ്ഞിട്ട് ഇപ്പൊ സർവവുമായിരിക്കുന്നു, ഞാൻ തന്നെയാണ്. അപ്പൊ ഇവിടെ ഗർഭത്തിലിരിക്കെ തന്നെ ഇതറിഞ്ഞു എന്ന് പറയുന്നതുകൊണ്ട് എന്താ സൂചിപ്പിക്കുന്നത്? എന്തെങ്കിലും സാധനങ്ങൾ അനുഷ്ഠിക്കണമെങ്കിൽ പുറത്തേക്ക് വരണ്ടേ? ഇപ്പൊ ജപധ്യാനങ്ങളോ തപസ്സോ കർമ്മമോ ഒന്നും തന്നെ കൂടാതെ, ശ്രവണമോ മനനമോ ഒന്നും കൂടാതെ തന്നെ അവിടെ ഇരിക്കെ തന്നെ, അതായത് ബാഹ്യമായ രൂപം ധരിച്ച് ഒരു സാധനങ്ങളും അനുഷ്ഠിക്കാതെ നടത്തും. ഗർഭസ്ഥിതനായിരുന്നുകൊണ്ട് തന്നെ തന്റെ സർവാത്മഭാവത്തെ സാക്ഷാത്കരിച്ചിരിക്കുന്നു വാമദേവൻ. ഇതെന്താണ്? ആശജ്ഞാനം. ഇതാണ് ആശജ്ഞാനത്തിന്റെ ഉദാഹരണം. അവിടെ പുറത്തു വന്ന ആ ബോധത്തിന് വേണ്ടി ഒരു സാധനയും ചെയ്തില്ല, ഒരു കഷ്ടപ്പാട് സഹിക്കേണ്ടി വന്നില്ല. ഇങ്ങനെ സംഭവിക്കാം. അത് മഹാത്മാക്കളിലെല്ലാം കാണാറുണ്ട്. ഇവിടെ പ്രത്യേകിച്ച് ഇതിന് പറയുന്ന സാമ്പ്രദായികമായ ശാസ്ത്രീയമായ മാർഗങ്ങളെയൊന്നും അവലംബിക്കാതെ തന്നെ, ശ്രവണമന്നാദികളൊന്നും അനുഷ്ഠിക്കാതെ തന്നെ അവർക്ക് ആത്മബോധം ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇനി ആരെങ്കിലും ആരില്ലെങ്കിലും ചില എന്തെങ്കിലും സാധനങ്ങളോ എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ തന്നെ എന്താണ് അതൊന്നും മുഖ്യമായി അവിടെ ഗണിക്കാനും പറ്റത്തില്ല. അത് അവന് പ്രാപ്തമായ ജ്ഞാനം തന്നെ അതിന് ഉണ്ടായിരുന്ന എന്തെങ്കിലും വിഘ്നത്തെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി മാത്രമായിരിക്കും. അന്ന് മുഖ്യരൂപത്തിൽ അതൊന്ന് സാധനയായിട്ട് എടുക്കാൻ പറ്റില്ല. പക്ഷെ എല്ലാവരിലും സംഭവിച്ചിരിക്കുന്നു, പൂർവ ജന്മങ്ങളിൽ ഇതെല്ലാം സംഭവിച്ചു എന്നുകൂടി അവിടെ എടുക്കണം, എന്നാലേ ആശ്രജ്ഞാനം ഉണ്ടാകത്തുള്ളൂ. അപ്പം മഹാത്മാവിൽ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും കൂടാതെ തന്നെ ജ്ഞാനമുണ്ടായി. അതുകൊണ്ട് എനിക്കും അങ്ങനെ ജ്ഞാനം ഉണ്ടാവുമെന്ന് ഇവിടെ മൂഢൻ ചിന്തിക്കുന്നതിൽ അർത്ഥമൊന്നുമില്ല. എന്തുകൊണ്ട്? അവനെ സംബന്ധിച്ചിടത്തോളം, മൂഢനെ സംബന്ധിച്ചിടത്തോളം പ്രഥമമായി കർത്തവ്യമായിരിക്കുന്ന അവന്റെ മൂഢതയെ മാറ്റുക എന്നുള്ളതാണ്, പിന്നീടെ ജ്ഞാനം. ആ മൂഢതയെ മാറ്റുന്നതിനുള്ള എന്തൊക്കെയാണ് സാധനങ്ങൾ? അതൊക്കെയാണ് അവൻ അനുഷ്ഠിക്കേണ്ടത്. അല്ലെങ്കിൽ ഒരാൾ പറയുന്നു, എന്റെ ഗുരുവിന് ജനിച്ചപ്പോൾ തന്നെ ജ്ഞാനം ഉണ്ടായിരുന്നതുകൊണ്ട് എനിക്കും ജ്ഞാനം ഉണ്ടാകും എന്ന് പറഞ്ഞാൽ ഇവൻ ജനിച്ചിട്ട് കുറെ കാലമല്ലോ, ഇതുവരെ ഒന്നും കണ്ടില്ലല്ലോ. പിന്നെ ഈ വരുന്ന കാലങ്ങളിലൊന്നും കാണുന്ന ഒരു ലക്ഷണമില്ല. പിന്നെന്താ അങ്ങനെ പറയുന്നത്? ഗുരുവിനുണ്ടായതുപോലെ ജ്ഞാനം എനിക്കുണ്ടാകുന്നു. അപ്പൊ അവൻ ജ്ഞാനത്തിന്റെ ഉപായങ്ങളെ സ്വീകരിക്കണം. എന്തൊക്കെയാണോ, ജപമാണോ തപമാണോ ശ്രവണ മനനങ്ങളാണോ എന്താണോ വേണ്ടത്, അത്തരം ഉപായങ്ങൾ ഒരുവൻ സ്വീകരിച്ചേ മതിയാവും. മഹാത്മാക്കൾ എന്ന് പറയുന്ന അപൂർവം പേരാണ്. എന്നിലും മഹാത്മാവിൽ സംഭവിച്ചതുപോലെ സംഭവിക്കണമെന്ന് വരുന്നതിന് അർത്ഥമില്ല. അങ്ങനെ മൂഢം ചിന്തിക്കുന്ന കാര്യമില്ല. അവൻ പരിശ്രമിക്കേണ്ടി വരും ഒരുപാട്. അവനിൽ ആർഷജ്ഞാനം സംഭവിക്കത്തില്ല. അവന്റെ ജ്ഞാനം എന്ത് ചെയ്യുന്നു, അവന് ഗുരുവിൽ നിന്ന് തന്നെ ലഭിക്കണം. ഗുരുപാസനയിലൂടെ തന്നെ ലഭിക്കണം, ഗുരു ഉപദേശത്തിലൂടെ തന്നെ ലഭിക്കണം. അവനെ സംബന്ധിച്ചിടത്തോളം അതാണ് മുഖ്യം. അവന് പരമപ്രമാണമായിരിക്കുന്ന ആർഷജ്ഞാനമല്ല, ഗുരു ഉപദേശം തന്നെയാണ്. അതിനെന്തൊക്കെ സഹായിക്കും? ആ ഉപാസനകളും കർമ്മങ്ങളും എല്ലാം അവന് സ്വീകരിക്കേണ്ടി വരും. അല്ലാതെ ഗുരു അങ്ങനെയാണ്, അതുകൊണ്ട് ഞാനും ദാ ജ്ഞാനം വന്ന് കൃതാർത്ഥനായി എന്ന് വെറുതെ വിചാരിച്ചുകൊണ്ടൊന്നും സംഭവിക്കത്തില്ല. എന്താണോ ആവശ്യമായി വരുന്നത് അതെല്ലാം അനുഷ്ഠിച്ചേ പറ്റൂ. രണ്ടും രണ്ടായി തന്നെ കാണും. ആർഷജ്ഞാനം വേറെയാണ്. അതിനാണ് ഇവിടെ വാമദേവനെ ദൃഷ്ടാന്തമായി പറഞ്ഞിരിക്കുന്നു. അങ്ങനെ പല കാര്യങ്ങളും ഇവിടെ വെളിപ്പെടുത്തുന്നു, ഇതുപോലെയുള്ള പല വിഷയങ്ങളും. വാമദേവന് ഗർഭത്തിൽ വെച്ചതിന് സർവാത്മഭാവം, അങ്ങനെ ഒരു ബോധം ഉണ്ടായി, അത് ആർഷജ്ഞാനം. ഇന്ദ്രന് ദേവലോകത്തിൽ ചെന്നു കഴിഞ്ഞപ്പോൾ തന്നെ ബോധമുണ്ടായി, അത് ആർഷജ്ഞാനം. മനുഷ്യരിൽ അപൂർവം പേർക്ക് ഇങ്ങനെ ആർഷജ്ഞാനത്തോടുകൂടി ജനിക്കുന്നു, സർവസാധാരണമല്ല. ഇത് ഇന്ദ്രന് മാത്രമല്ല, തദ് യോ യോ ദേവാനാം പ്രതി അബുദ്ധ്യത സ ഏവ തദ്ഭവൻ. യോ യോ ദേവാന, ദേവന്മാരുടെ കൂട്ടത്തിൽ ആർക്കാർക്കൊക്കെയാണ്, ഒരു ദേവന് മാത്രമല്ല പല ദേവന്മാർക്കും ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. പ്രത്യബുദ്ധ്യത, ആർക്കല്ല ആ പ്രത്യബോധം അവബോധം ഉണ്ടായോ, സ ഏവ തദ്ഭവത്, അവരെല്ലാം ആ സർവാത്മഭാവത്തെ പ്രാപിച്ചു. അവരെല്ലാം ആത്മേ വേദം സർവം എന്നുള്ള ആത്മഭാവത്തെ പ്രാപിച്ചു എന്ന് വെച്ചാൽ അവിടെ അങ്ങനെ പലർക്കും ആർഷജ്ഞാനം ഉണ്ടായി. അപ്പം ഭൂമി അപേക്ഷിച്ച് അവിടെ കൂടുതലായിരിക്കും. ഉപാസനകളൊക്കെ ചെയ്തു പോകുന്നവർ, അതുകൊണ്ടാണല്ലോ പറയുന്നത് അവിടെ ഉപാസനകളെല്ലാം ചെയ്യുന്നവർ ഹിരണ്യഗർഭന്റെ ലോകത്ത് ചെന്ന് അവിടെ ജ്ഞാനിയായി ജ്ഞാനത്തെ പ്രാപിച്ച് കൽപ്പാന്തത്തിൽ അവർ മുക്തരായിത്തീരുന്നു എന്നെല്ലാം പറയുന്നു. അത് പലർക്കും സംഭവിക്കാം. ഇവിടെ അടുത്ത് വരുന്നത് അത് പറഞ്ഞ ഇന്ദ്രൻ അങ്ങനെ ഒന്ന് സാധനങ്ങളൊന്നും കൂടാതെ തന്നെ ഒരാൾക്ക് ജ്ഞാനം ഉണ്ടാക്കാം. അതൊന്നും മറ്റൊന്നും യത് പുനരുക്തം മാമേവ വിജാനഹീതി തുക്വ വിഗ്രഹധർമ്മൈര് ഇന്ദ്ര ആത്മാനം തുഷ്ടാവ തോഷ്ട വദ്ധാദിഭിരിതി. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യമാണ് പറയുന്നത്. ഈ ജ്ഞാനത്തെ ഉപദേശിക്കുന്ന ആളും പറയുന്നത് എന്താണ്? ഞാൻ ബ്രഹ്മമാണ് എന്നാ പറയുന്നത്. അവിടെ ഞാൻ എന്ന് പറയുന്നത് അഹങ്കാരത്തിലേ പറയുന്ന ഞാൻ ശബ്ദം കൊണ്ട് പറയുന്നുണ്ടെങ്കിൽ ബുദ്ധി എന്ന് പറയുന്ന അറിവിൽ ശബ്ദത്തിലൂടെ വെളിപ്പെടുത്തുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ അഹം അതിനെയല്ലേ വെളിപ്പെടുത്താൻ പറ്റും. അപ്പം ഞാൻ ബ്രഹ്മമാണെന്ന് പറയുന്നത് പൊതുവെ അദ്വൈതികളെ കുറിച്ച് പറയുന്നത് അങ്ങനെയാണ്. എന്നുവെച്ചാൽ അദ്വൈത ബോധം എന്താണെന്ന് തിരിച്ചറിയാത്തവർ. അങ്ങനെയുണ്ട് ഒത്തിരി പേര്. അദ്വൈതത്തെക്കുറിച്ച് ചില ധാരണകളൊക്കെ ഉണ്ട്. പക്ഷെ നിർഭാഗ്യവശാൽ പാപത്തിൻ്റെ ആധിക്യം കൊണ്ട് എന്താണ് അദ്വൈത ബോധം എന്നുള്ളതില്ല, ഉള്ളിലില്ല. അവരാക്ഷേപമായിട്ട് പറയുന്നതാണ് ഈ ബോധം ഒരുവന് അഹങ്കാരത്തെ ഉണ്ടാക്കുന്നു. അവൻ അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്ന അഹങ്കാരമാണ്. അതിന് ഇവിടെ പറയുക ആ വിഷയമാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്നത് ഒരിക്കലും അഹങ്കാരമല്ല. പിന്നെന്താണ്? അതാണ് ശാസ്ത്രദൃഷ്ടി, ജ്ഞാനദൃഷ്ടി എന്ന് പറയുന്നതാണ്. അവിടെ ഒരു ദൃഷ്ടിയുള്ളൂ, അഹം ദൃഷ്ടിയില്ല, ശരീരദൃഷ്ടിയില്ല, കേവലം ജ്ഞാനദൃഷ്ടി മാത്രം. വ്യവഹാരത്തിന് വ്യവഹാരത്തിൻ്റെതായ കരുക്കളെ ആശ്രയിച്ചേ പറ്റൂ. ഈ ശരീരത്തെ, ഈ മനസ്സിനെ, ഈ ഇന്ദ്രിയങ്ങളെ, ഈ അഹംബോധത്തെ എല്ലാം ആശ്രയിച്ച് വ്യവഹാരം സാധ്യമാകും. ഒരു ഗുരുവിനും മറ്റൊരുവനെ ഉപദേശിക്കണമെങ്കിൽ ഇതെല്ലാം സ്വീകരിക്കേണ്ടി വരും. അപ്പോൾ അജ്ഞൻ ഉപയോഗിക്കുന്ന അതേ ഭാഷ തന്നെ ഞാനീ ഉപയോഗിക്കുന്നു. ബോധമില്ലാത്ത ഉപയോഗിക്കുന്ന അഹം ശബ്ദം അതിനെ തന്നെ, അസ്മശബ്ദത്തെ തന്നെ ഉപയോഗിക്കുന്നു. അഹം മമ എന്ന് പറയുന്നു. അഹങ്കാരം മമകാരം ഒന്നും അജ്ഞന്റേത് പോലെയല്ല. പിന്നെന്താണ്? അതാ പറയുന്നതും അഹം എന്ന് പറയുന്നതും ശബ്ദം അഹം എന്നുള്ളതാണ് അഹങ്കാരത്തെ ദ്യോതിപ്പിക്കുന്നതാണ്. എങ്കിലും അവിടെയും അറിയുന്നവനെ സംബന്ധിച്ചിടത്തോളം ശാസ്ത്രദൃഷ്ടിയാണ്, ശരീരദൃഷ്ടിയല്ല, അഹന്ത അല്ല, അഹംബോധമല്ല. അതുകൊണ്ട് തത്വജ്ഞാനി ആയാൽ അഹം എന്ന് പറയാൻ പാടില്ല എന്നൊരു മിഥ്യാധാരണയുണ്ട്. ഒരജ്ഞൻ അഹം എന്ന് പറയുമ്പോൾ അത് അഹങ്കാരത്തെ, അവനറിയാതെ തന്നെ അഹംബോധത്തെയാണ് കാണിക്കുന്നത്. ഇനി അജ്ഞൻ തന്നെ ശരീരാദികളിൽ അഭിമാനിച്ച് അഹംബോധത്തിൽ പിന്നെ ഒരു അഹങ്കാരത്തെ ഉണ്ടാക്കി പറയും. ശരീരബലം, ബന്ധുബലം, ധനബലം, ബുദ്ധിബലം, വിദ്യാമതം ഇതിനൊക്കെ കൊണ്ട് അത് അതിൽ വരുന്ന രണ്ടാമത്തെ അഹങ്കാരം. ഈ പറയുന്ന ഒന്ന് സഹജമായിരിക്കുന്ന അഹങ്കാരം, ശരീരബുദ്ധി, അതവൻ തിരിച്ചറിയുന്നില്ല. മറ്റൊന്ന് അതിൽ താൻ തന്നെ കൽപ്പിക്കുന്ന മറ്റ് അനേകം അഹങ്കാരങ്ങൾ. ഇതിനെയൊന്നുമല്ല പരമാർത്ഥത്തെ അറിയുന്നവൻ അഹം ശബ്ദം കൊണ്ട് ബോധിപ്പിക്കുന്നത്. പരമാർത്ഥത്തെ അറിയുന്നവൻ അഹം ശബ്ദം കൊണ്ട് ബോധിപ്പിക്കുന്നത് തുടത്തെന്താ പറയുന്നത്? ബ്രഹ്മ മാമേവ ജാനീഹി, ആ തത്വത്തെയാണ് അഹം ശബ്ദത്തിലൂടെ ബോധിപ്പിക്കുന്നത്, അല്ലാതെ കേവലമായ അഹങ്കാരത്തെ അല്ല. ഇനി ആ തത്വബോധമില്ലാത്തവൻ അഹം ശബ്ദത്തിന് പകരം ഇനി മറ്റെന്തെങ്കിലും ഉപയോഗിച്ചാലും ശരി, അവൻ്റെ അഹംബോധത്തിന് മാറ്റമൊന്നും വരത്തില്ല. ഞാനെന്ന് പറയുന്നതിന് പകരം അവിടെ വേറെ ഏതെങ്കിലും ഒരു ശബ്ദം ഉപയോഗിച്ചോട്ടെ, എക്സ് എന്നോ വൈ എന്നോ, അഹങ്കാരത്തിന് മാറ്റം വരൂ. വലിയ അഹങ്കാരിയായി ഇരിക്കുന്ന ഒരുവൻ അഹങ്കാരത്തെ ഒളിപ്പിച്ചു വയ്ക്കാൻ വേണ്ടി അവൻ വേറെ ഏതെങ്കിലും ശബ്ദം ഉപയോഗിച്ചു. അതുകൊണ്ടല്ല അഹങ്കാരം മാറും. പഴയ കാലത്ത് ആൾക്കാർ ഉപയോഗിക്കും, യജമാനന്മാരെയൊക്കെ മുമ്പിൽ നിന്ന് അടിയൻ എന്നും മറ്റും ഉപയോഗിക്കും. എന്താണ്? അഹങ്കാരം പ്രകടമാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ എന്ന് വിചാരിച്ച് അവൻ്റെ ഉള്ളിൽ അഹങ്കാരം പോകും. കാരണം എന്തുകൊണ്ട് പോകുന്നില്ല? അവൻ്റെ ഉള്ളിലിരിക്കുന്ന അഹങ്കാരത്തിന് കാരണമായിരിക്കുന്ന അജ്ഞാനം ഇരിക്കുന്നിടത്തോളം കാലം ഏത് ഭാഷ ഉപയോഗിച്ചാലും ശരി, അഹങ്കാരം അവിടെ നിന്ന് പോകത്തില്ല. ആ ദേഹാത്മബുദ്ധി പോകത്തില്ല. പിന്നെ ആ ദേഹാത്മബുദ്ധിയെ ആശ്രയിച്ചുണ്ടാക്കുന്ന മറ്റഹങ്കാരങ്ങളെ നമുക്ക് ഉപേക്ഷിക്കാൻ ഒരു സാധന എന്നുള്ള നിലയ്ക്ക് സമ്പത്തിലും വിദ്യയിലും മറ്റും വരുന്ന അഹങ്കാരം അത് വേണ്ടെന്ന് വയ്ക്കാം. പക്ഷെ ആ ബുദ്ധി പോകത്തില്ല. പക്ഷെ അത് വേണ്ടെന്ന് വയ്ക്കണമെങ്കിൽ അവിടെ വിവേകം ആവശ്യമാണ്. അതും കേവലം ശബ്ദപ്രയോഗം കൊണ്ട് പോകത്തില്ല, അടിയൻ എന്ന് പറഞ്ഞുകൊണ്ട് അത് പോകത്തില്ല. അതൊക്കെ ഒരു ആലങ്കാരിക പ്രയോഗമായി അങ്ങനെ നിൽക്കും. പിന്നെ അഹം ശബ്ദത്തിന് ചേരം അസ്മശബ്ദം ബഹുവചനം ഉപയോഗിക്കും. മയം, അതൊക്കെ ഒരു വ്യവഹാരം മര്യാദ എന്നുള്ള നിലയ്ക്ക് അതൊക്കെ ഉപയോഗിക്കാൻ നല്ലതാണ്. അങ്ങനെ ചില മര്യാദകളുണ്ട് വ്യവഹാരത്തിൽ. ഏകോചനം പ്രയോഗിക്കരുത്, ബഹുജനം പ്രയോഗിക്കണം. അതൊക്കെ കേവലം വ്യവഹാരം മര്യാദകളാണ്. പക്ഷെ അതുകൊണ്ട് ശരീരത്തിൽ അഹംബുദ്ധി പോവുകയോ മറ്റെന്തെങ്കിലും തരത്തിലുള്ള അഹംഭാവങ്ങൾ നശിക്കുകയൊന്നും ചെയ്യത്തില്ല. അത് നശിക്കണമെങ്കിൽ എന്ത് വേണം? ഉള്ളിലിരിക്കുന്ന അജ്ഞാനം തന്നെ ഇല്ലാതാകുന്നു. തന്റെ ഉള്ളിൽ ആത്മപ്രകാശം വരണം. ആ പ്രകാശമില്ലായ്മ അത് മാറണം, ബോധമില്ലായ്മ മാറണം, ആത്മ അനാത്മ വിവേകം ഉള്ളിൽ സ്ഫുരിക്കണം. അങ്ങനെ ബോധം വന്നു കഴിഞ്ഞാൽ അഹശബ്ദം ഉപയോഗിക്കുന്നതുകൊണ്ട് യാതൊരു ദോഷമില്ല. ഞാനെന്ന് തന്നെ പറയാം. ഞാനെന്ന് പറയുന്നത് അവനിൽ ബോധമില്ലാത്തതിൻ്റെ അടയാളമാണ് എന്നൊക്കെ നമ്മൾ ധരിച്ചു വച്ചിരിക്കുന്നത്. എല്ലാം ശബ്ദ സംബന്ധമാണ്. അതുകൊണ്ട് തനിക്ക് ബോധമുണ്ടെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് ശബ്ദം കൊണ്ട് കസർത്ത് നടത്തുന്നതിനൊന്നും യാതൊരു കാര്യമില്ല. അവന്റെ ഉള്ളിൽ എന്താണ്? വെളിച്ചമാണോ ഇരുളാണോ? ഇതാണ്. വെളിച്ചമാണെങ്കിൽ വ്യവഹാരത്തിൽ ഏതാണോ മാന്യമായി കരുതുന്ന ശബ്ദം, വ്യവഹാരം മര്യാദ അനുസരിച്ച് ഏതാണോ ശബ്ദം പ്രയോഗിക്കേണ്ടത് അത് പ്രയോഗിക്കുക. ഭാഷ്യകാരൻ പലയിടത്ത് മയം എന്ന് പറയുകയും അത് അന്നത്തെ ഒരു വ്യവഹാരം മര്യാദയാണ്. ബഹുവിന ശബ്ദം ഉപയോഗിക്കുക, അത് ഉപയോഗിക്കുന്നു. അങ്ങനെ ഉപയോഗിച്ചത് കൊണ്ട് താൻ ജ്ഞാനിയാണെന്ന് വരുത്തി തീർക്കാനല്ല, അത് വ്യവഹാരം മര്യാദ. വിദ്വാൻമാരുടെ മുമ്പിൽ പോയി സംസാരിക്കുമ്പോൾ അങ്ങനെയൊക്കെയുള്ള ചില നിയമങ്ങൾ പാലിക്കണം. അതുകൊണ്ടത് പറയുന്നു. അല്ല, ശബ്ദം മാറ്റിയത് കൊണ്ട് ഒരാൾക്ക് ബോധം ഉണ്ടാകത്തില്ല. അപ്പോൾ ആ ഒരു കാര്യമാണ് ഇവിടെ കൂടുതൽ വിശദീകരിക്കുന്നതും അതിനെ തുടർന്ന് വരുന്ന പല കാര്യങ്ങളും. അപ്പോൾ ഇവിടെ ഇന്ദ്രനും വാമദേവകൃഷിയും എല്ലാം അഹം അസ്മി ശബ്ദം തന്നെയാണ് ഉപയോഗിച്ചത്. അഹം അഹം എന്ന് പറയുന്ന ശബ്ദത്തിന്റെ മൂലരൂപത്തിന് അസ്മത് എന്ന് പറയുന്നു. സംസ്കൃതത്തിൽ സാധാരണ അതിന് അസ്മത് ശബ്ദം എന്ന് പറയും. അപ്പോൾ അഹ ശബ്ദം തന്നെയാണ് ഞാനെന്ന് മലയാളത്തിൽ പറയുന്നു. ആ ശബ്ദം തന്നെയാണ് ഉപയോഗിച്ചത്. അതുപയോഗിച്ചത് അർഷജ്ഞാനം കൊണ്ടാണ്. അതിൽ മറ്റഹന്തയോ അതിനെ തുടർന്ന് വരുന്ന മറ്റു കാര്യങ്ങളോ ഒന്നും വൃഥാ ആരോപിക്കാൻ പാടില്ല.